ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത സാങ്കരഭാഷ്യം നാലാം അധ്യായം 24 ശ്ലോകം. ഇവിടെ ഒരു ബ്രഹ്മജ്ഞാനിയുടെ കർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. ലോകസംഗ്രഹത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അതെല്ലാം തന്നെ യജ്ഞമാണ്. ആ കർമ്മം പരമാർത്ഥത്തിൽ അകർമ്മമാണ്, അതാണ് പറഞ്ഞത്. അടുത്ത് പറയുന്ന ഏവം സതീ നിവൃത്ത കർമ്മണോപി സർവകർമ്മ സന്യാസിന സമ്യക് ദർശന സ്തുത്യർത്ഥം യജ്ഞത്വ സമ്പാദനം ജ്ഞാനസ്യ സുതരാം ഉപപദ്ധ്യതി. നിവൃത്ത കർമ്മണോപി സർവകർമ്മ സന്യാസിന, സർവകർമ്മ സന്യാസിയായിരിക്കുന്നു, സർവകർമ്മങ്ങളും നിവർത്തിച്ചനുമായിരിക്കുന്നു. പരമാർത്ഥത്തിൽ കർമ്മങ്ങൾ ഇല്ലാതായിത്തീർന്ന ആ തത്വജ്ഞാനിയുടെ സമ്യക് ദർശന സ്തുത്യർത്ഥം, ആ ജ്ഞാനത്തിന്റെ മഹത്വത്തെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്രയും ശ്രേഷ്ഠമാണ്, അജ്ഞാനസ്യജ്ഞത്വ സമ്പാദനം, അജ്ഞാനത്തെ ആ തത്വജ്ഞാനത്തിന്റെ നില അതിനെ യജ്ഞമായിട്ട് ആരോപിക്കുകയാണ്. തത്വജ്ഞാനിയുടെ സർവ്വജ്യേഷ്ഠകളും ഒരു യജ്ഞമാണ്, അത് യുക്തം തന്നെയാണ്. ഇതർപ്പണാദി അധിയജ്ഞ പ്രസിദ്ധം തദസ്യ അധ്യാത്മം ബ്രഹ്മായവ പരമാർത്ഥദർശിന. ഒരു പരമാർത്ഥദർശിയെ സംബന്ധിച്ചിടത്തോളം, ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അധിയജ്ഞയെ പ്രസിദ്ധം അർപ്പണാദി അധിയജ്ഞം, അജ്ഞന്മാരനുഷ്ഠിക്കുന്നതായ യജ്ഞം, ആ യജ്ഞത്തിലെ ഓരോ കാര്യങ്ങളും ഹവിസ് യജ്ഞക്രിയ തുടങ്ങിയ ഓരോ കാര്യങ്ങളും അധ്യാത്മം ബ്രഹ്മയേവ, അത് സ്വസ്വരൂപമായ പരമാത്മാവ് തന്നെയാണ്. തത്വജ്ഞാനി ഒരു കർമ്മത്തെയും തന്നിൽ നിന്ന് അന്യമായി കാണുന്നില്ല. തന്റെ ശരീരത്തെയും കരണങ്ങളെയും ആശ്രയിച്ച് നടക്കുന്ന എല്ലാ കർമ്മചലനങ്ങളും അധ്യാത്മം ആത്മനിഷ്ഠമായി ആത്മസ്വരൂപമായി കാണുന്നു. അന്യഥാ സർവസ്യ ബ്രഹ്മത്വ അർപ്പണാദീനാമേവ വിശേഷതോ ബ്രഹ്മത്വ അഭിധാനം അനർത്ഥകസ്യ. ഇവിടെ വിശേഷിച്ച് അർപ്പണാദിക്രിയകളെ ബ്രഹ്മം എന്തിനു പറഞ്ഞു? എല്ലാം ബ്രഹ്മമാണ്, പ്രത്യേകിച്ച് യജ്ഞത്തെ ബ്രഹ്മം എന്ന് പറയുന്നതുകൊണ്ട് വിശേഷിച്ച് നേട്ടമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് അനർത്ഥകമായി. അവിടെ പറഞ്ഞതിനൊരുദ്ദേശമുണ്ട്. എന്താണ്? തസ്മാത് ബ്രഹ്മയ വേദം സർവമിത്യ അഭിജാനതോ വിദുഷ സർവകർമാഭാവ. ബ്രഹ്മയ വേദം സർവം, ഇതം സർവം ബ്രഹ്മയവ, ഈ സർവവും പരമാത്മസ്വരൂപമാണ് എന്ന് കാണുന്ന അഭിജാനത അനുഭവിക്കുന്നവനായ വിദുഷ, അവനാണ് വിദ്വാൻ. അവന് സർവകർമാഭാവം, അവൻ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊരു കർമ്മമില്ല, ആത്മഭിന്നമായി മറ്റൊരു കർമ്മമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മവും കർമ്മമല്ല, അതാണ്. പിന്നെ ഒരു കാരണം കൂടി പറയുന്നു, കാരകബുദ്ധി അഭാവാച്ച. കാരകബുദ്ധിയില്ല, കർമ്മം ചെയ്യുന്നതിന് ഉതകുന്ന കാര്യങ്ങളാണ് കാരകങ്ങൾ. അത് ശാസ്ത്രീയമായിട്ട് പറയും, കർത്താവ് ചെയ്യുന്നവൻ അതൊരു കാരകമാണെന്ന് പറയും. കർമ്മം അതൊരു കാരകമാണ്, അതായത് എന്താണോ അവിടെ അനുഷ്ഠിക്കപ്പെടുന്നത് ആ പ്രവൃത്തി അതൊരു കാരകമാണ്. കരണം അത് മറ്റൊരു കാരണമാണ്. എന്തുകൊണ്ടാണോ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് കരണങ്ങളായി, യജ്ഞത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം കരണങ്ങളായി, സമ്പ്രദാനം മറ്റൊരു കാരണമാണ്. ആർക്കു വേണ്ടിയാണോ കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത്, ഈ ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ അത്, ആ കർമ്മങ്ങളെല്ലാം എവിടെയാണോ ചെയ്യുന്നത്, അത് അധികരണകാരോ. ഇങ്ങനെ കാരകങ്ങൾ ഉണ്ട്, കർത്താവ്, കർമ്മം, കരണം, സമ്പ്രദാനം, അധികരണം ആണ് കർമ്മത്തിൽ വരുന്ന മുഖ്യമായ കാരകങ്ങൾ അഞ്ചാണ്. അക്കാരക ബുദ്ധി, അങ്ങനെ ഒരു ഭേദബുദ്ധി തത്വജ്ഞനില്ല. ഇത് മുഖ്യമായും വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഈ കാരകഭേദം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യുന്നതിന് ഉപകരിക്കുന്നതായ അല്ലെങ്കിൽ കർമ്മത്തിന് ആധാരമായി നിൽക്കുന്നത്, അങ്ങനെ ഒരു ഭേദബുദ്ധി തത്വജ്ഞനില്ല. നഹികാരക ബുദ്ധിരഹിതം യജ്ഞാഖ്യം കർമ്മദൃഷ്ടം, കാരകബുദ്ധി ഇല്ലാതെ ഒരു യജ്ഞം നടക്കുക, യജ്ഞത്തിന് നിർബന്ധമാണ്. ഒരു യാജ്ഞികൻ ആ യജ്ഞം പൂർത്തിയാക്കുന്നതിന് അത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. യജ്ഞത്തിന് എന്തൊക്കെയാണ് കാരകങ്ങൾ, യജ്ഞത്തിന്റെ കർത്താവ് ആരാണ്, എന്താണ് അതിന്റെ കരണം, അവിടെ സമ്പ്രദാനമായിരിക്കുന്ന എന്താണ്, അധികരണം എന്താണ്, ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വൈദിക യജ്ഞത്തെ സംബന്ധിച്ചിടത്തോളം കാരകബോധം കൂടാതെ ഒരു യാജ്ഞികന് ഒരു യജ്ഞം നിർവഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു കാരകബുദ്ധിരഹിതം യജ്ഞാഖ്യം കർമ്മം, അങ്ങനെ ഒരു കർമ്മമേ ഇല്ല. അതറിയാതെ ഒരാൾ യജ്ഞം ചെയ്യുക അത് സാധ്യമല്ല. സർവം ജൈവാഗ്നിഹോത്രാദിയും കർമ്മ ശബ്ദസമർപ്പിത ദേവതാവിശേഷ സമ്പ്രദാനാദി കാരകബുദ്ധിമത് കർത്തൃഭിമാന ഫല അഭിസന്ധി മച്ച് ദൃഷ്ടം. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, നിത്യ അഗ്നിഹോത്രവും മറ്റും ബോധിപ്പിക്കുന്ന എന്താണ്, ശബ്ദം, ശ്രുതി ബോധിപ്പിക്കുന്നു. ശബ്ദസമർപ്പിതമായിരിക്കുന്ന കർമ്മങ്ങൾ എന്തിനേക്ക് ബോധിപ്പിക്കുന്നു, ദേവത വിശേഷം, അതാണ് സമ്പ്രദാനം, ദേവതാ വിശേഷ സമ്പ്രദാനം എന്ന് പറയുന്നത്. യസ്മൈ ദീയതേ, ആർക്കാണോ അത് നൽകുന്നത്, അത് സമ്പ്രദാനം. അങ്ങനെയുള്ള ആ സമ്പ്രദാനത്തെ ബോധിപ്പിക്കുന്നു, അതിനറിയാതെ കർമ്മം ചെയ്യാനൊക്കത്തില്ല. ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുന്നതാണ് കർമ്മം. അപ്പൊ സമ്പ്രദാനം അത് അറിഞ്ഞിരിക്കണം. അതാണ് സമ്പ്രദാനാദി, അതാണ് മുഖ്യം, കാരകബുദ്ധിമത്. അപ്പൊ ആ യാജ്ഞികൻ അറിയുന്നു ഈ യജ്ഞത്തിൽ ഇന്നതാണ് സമ്പ്രദാനം, ഇന്ന ദേവതയെ ഉദ്ദേശിച്ചിട്ടാണ് ഹവിസ് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ബോധത്തോടു കൂടിയവനാണ് കർമ്മം അനുഷ്ഠിക്കുന്നത്. കർത്തൃഭിമാനം, അയാൾക്ക് കർത്തൃത്വ അഭിമാനം വേണം, ഞാനിതായി പ്രവൃത്തി ചെയ്യുന്നു. ഫലാഭിസന്ധി, ഫലത്തിൽ അഭിമാനം വേണം, ഫലത്തോട് ബന്ധം സങ്കല്പിക്കണം. ഞാൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫലത്തെ അനുഭവിക്കും, ഉടനെ അഭിമാനം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു കർമ്മം നിലനിൽക്കുന്നത്. അപ്പൊ അഭിമാനത്തിന്റെ തലത്തിൽ, കാരകബോധത്തിന്റെ തലത്തിലുള്ള ഒരു കർമ്മം നിൽക്കുന്നു. ഉപമർത്തിത ക്രിയാകാരക ഫല ഭേദ ബുദ്ധിമത്, അങ്ങനെ ഒരു കർമ്മമില്ല. ക്രിയാബോധമില്ല, കാരകബോധമില്ല, ഫലബോധമില്ല, അങ്ങനെ ഒരു കർമ്മമില്ല. അങ്ങനെയൊരു കർമ്മം വേദത്തെ വിധിക്കുന്നില്ല. കർത്തൃത്വ അഭിമാന ഫല അഭിസന്ധിരഹിതം, ഫലാഭിമാനം കൂടാതെ താൻ ചെയ്യുന്നവനാണെന്നുള്ള അഭിമാനം കൂടാതെ ഒരു കർമ്മം നിൽക്കത്തില്ല. ഈ പറയുന്നത് വൈദിക കർമ്മത്തെ കുറിച്ചാണ്. ഇതെന്തോ ബ്രഹ്മബുദ്ധി ഉപമൃതിത അർപ്പണാദി കാരക ക്രിയാഫലഭേദബുദ്ധി കർമ്മ അതോ അകർമ്മ ഇവത്തത്. തത്വജ്ഞനും കർമ്മം ചെയ്യാം. തത്വജ്ഞൻ വൈദിക കർമ്മം ചെയ്യാമോ? വൈദിക കർമ്മവും ചെയ്യാം. വസിഷ്ഠനും മറ്റും അങ്ങനെ വൈദിക കർമ്മം ചെയ്ത് പുരോഹിതന്മാരായി. അപ്പോ തത്വജ്ഞനും പുരോഹിതനാവാം. പൗരോഹിത്യ കർമ്മം ഉൾപ്പെടെയുള്ള ഏത് കർമ്മവും ചെയ്യാം. പക്ഷെ ആ കർമ്മം വാസ്തവത്തിൽ എന്താണ്? അതോ അകർമ്മമായി വക്കും, അത് അക്രമമാണ്. തത്വജ്ഞൻ ലൗകിക കർമ്മങ്ങളെ ചെയ്യൂ എന്നുള്ളത് ബ്രഹ്മബുദ്ധി ഉപമെടുത്ത അർപ്പണാദി കാരക ക്രിയാഫലഭേദ ബുദ്ധി. ബ്രഹ്മബുദ്ധി കൊണ്ട് വിനിഷ്ഠമായ ബോധത്തോടുകൂടിയവരാണ്. എങ്ങനെയുള്ള ബോധം? ഭേദബോധം. ബ്രഹ്മബുദ്ധി കൊണ്ട് ആ ഭേദ ബോധം നശിച്ചു. അർപ്പണാദി കാരക ക്രിയാഫലം, കാരകം ക്രിയാഫലം, കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നംശങ്ങളാണ്. കാരകം, കർമ്മം ചെയ്യാൻ ഉപകരിക്കുന്ന വസ്തുക്കളും മറ്റും. ക്രിയ, കർമാനുഷ്ഠാനം. ഫലം, കർമ്മത്തിൽ നിന്ന് ആ കർത്താവ് ആർജിക്കുന്നത്. ഇതെല്ലാം പരസ്പര ഭിന്നങ്ങളാണ്. ഈ ഭേദബോധം നശിച്ചു. അതുകൊണ്ട് തത്വജ്ഞന്റെ കർമ്മം, അയാൾ കർമ്മം അനുഷ്ഠിച്ചാലും അത് അകർമ്മം. തത്വജ്ഞൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കർമ്മസന്യാസി ആയിരിക്കും. ഇവിടെ പറയുന്ന പ്രധാനമായ കാര്യം അതാണ്. ഒരു കർമ്മസന്യാസിക്ക് കർമ്മത്തെ ബാഹ്യമായി ത്യജിക്കണമെന്നില്ല. കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ കർമ്മസന്യാസി ആയിരിക്കുന്നത്. അതാണ് കർമ്മം അകർമ്മമായിരിക്കുന്നത്. തഥാജ ദർശിത, ഇക്കാര്യമാണ് മുമ്പ് പല ഭാഗങ്ങളിലും വ്യക്തമാക്കി പറഞ്ഞത്. എങ്ങനെ കർമ്മണ്യ അകർമ്മയെ പശ്യ, കർമ്മണ്യ അഭിപ്രവൃത്തോ നൈവകിഞ്ചിത് കരോതിസ, ഗുണാഗുണേഷു വർത്തന്തേ നൈവകിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവി. അതിനി വരാൻ പോകുന്ന ഭാഗമാണ്. ആ തത്വജ്ഞാനിയെ കുറിച്ച് പറയുകയാണ്. ആ തത്വജ്ഞാനി കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അയാളെന്ത് വരുന്നു? നൈവകിഞ്ചിത് കരോമി, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ല. അഹം കിഞ്ചിത് നഗരോമി, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ്. കർമ്മത്തിൽ അകർമ്മദർശിയായിരിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ താൻ ചെയ്യുന്നില്ല എന്നുള്ള ഭാവം. അതുകൊണ്ട് ആ കർമ്മം കർമ്മമല്ല. നമ്മുടെ തത്വജ്ഞാനിക്ക് ഏത് കർമ്മവും ചെയ്യാം. അതുകൊണ്ടാണ് അവിടെ വിധി നിഷേധങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. ഏത് കർമ്മമാണെങ്കിലും അവിടെ ചെയ്യാം. ഏതെങ്കിലും കർമ്മം ചെയ്യുന്നത് വിധിക്ക് വിധേയനായിട്ടല്ല. എന്തുകൊണ്ട്? വിധി കർമ്മത്തിനാണ്. തത്വജ്ഞാനിയുടെ കർമ്മം കർമ്മമല്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം അവിടെയില്ല. അത് അകർമ്മമായി വർത്തത്, അത് അകർമ്മം തന്നെയാണ്. തഥാച ദർശയൻ തത്ര തത്ര ക്രിയാകാരക ഫലഭേദബുദ്ധി ഉപമർദ്ദം കരോതി. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഗീതയിൽ തന്നെ കർമ്മത്തെക്കുറിച്ചും കർമ്മ സന്യാസത്തെക്കുറിച്ചും പറയുന്ന ഭാഗങ്ങളിൽ തത്ര തത്ര ഓരോ ഉപദേശ ഭാഗങ്ങളിലും സന്ദർഭങ്ങളിലും ഈ ഭേദബുദ്ധിയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തത്വജ്ഞാനിയുടെ കർമ്മം കർമ്മമല്ല. കർമ്മം അനുഷ്ഠിക്കുന്നവൻ തന്നെയാണ് കർമ്മസന്യാസി. ദുഷ്ടാജ കാമ്യ അഗ്നിഹോത്രാദു കാമ ഉപമർദ്ദേന കാമ്യ അഗ്നിഹോത്രാദിഹാൻ. മുമ്പ് തുടക്കത്തിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. അഗ്നിഹോത്രം, കാമ്യ അഗ്നിഹോത്രം, നിത്യാഗ്നിഹോത്രമുണ്ട്. അഗ്നിഹോത്രം രണ്ടു തരത്തിലുണ്ട്, ഒന്ന് കാമ്യാഗ്നിഹോത്രവും നിത്യാഗ്നിഹോത്രവും. സ്വർഗഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് കാമ്യ അഗ്നിഹോത്രം. വലിയ ഒരുക്കങ്ങളൊക്കെ കൂട്ടി ചെയ്യുന്ന വലിയൊരു യാഗം. ആ സ്വർഗത്തെ ഉദ്ദേശിച്ച് ഒരാൾ ചെയ്തു, അയാൾക്ക് ആ കർമ്മം തുടങ്ങുമ്പോൾ അയാൾക്ക് സ്വർഗകാമനയുണ്ടായി. പക്ഷെ കർമ്മത്തിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ സ്വർഗത്തോടുള്ള ഇച്ഛ നശിച്ചു. സ്വർഗം വേണമെന്നില്ല എന്നായി. എന്തെങ്കിലും കാരണവശാൽ, തത്വജ്ഞാനം കൊണ്ട് തന്നെ വേണമെന്ന്, ഏതെങ്കിലും കാരണവശാൽ അയാളുടെ സ്വർഗ ഇച്ഛ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കർമ്മം സ്വർഗഫലത്തെ കൊടുക്കുന്നില്ല. അതിന് പിന്നീട് കാമ്യ അഗ്നിഹോത്രം എന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മത്തെ സംബന്ധിച്ചൊരു നിയമമുണ്ട്. എന്താണ്? കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു, കർമ്മത്തിനായി ദീക്ഷിതനായി കഴിഞ്ഞാൽ ആ കർമ്മം പൂർത്തിയാക്കും. അയാൾക്കിനി ആഗ്രഹം ഉണ്ടായാലും ഇല്ലെങ്കിൽ, കാരണം ആരംഭിച്ചു. കർമ്മം പൂർത്തിയാക്കുന്നതുവരെ ചെയ്തെങ്കിൽ പക്ഷെ അയാൾക്ക് സ്വർഗത്തിന് താല്പര്യമില്ല, സ്വർഗം അയാൾ കാംക്ഷിക്കുന്നില്ല. കർമ്മം പൂർത്തിയായേ തീരൂ. അയാൾ കർമ്മം പൂർത്തിയാക്കുന്നു, ആ ചെയ്യുന്ന കർമ്മം അയാൾക്ക് സ്വർഗഫലത്തെ കൊടുക്കുന്നില്ല. കാമ്യാഗ്നിഹോത്രം അല്ല, കാമ്യകർമ്മം തന്നെ കാമ്യകർമ്മം അല്ലാതായി തീർന്നു. ആഗ്രഹങ്ങൾ, ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അല്ലെങ്കിൽ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാം എന്ന് വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ വേർതിരിച്ച് കാമ്യകർമ്മങ്ങളെന്ന് പറയുകയാണ്. അത്തരം കാമ്യകർമ്മങ്ങൾ കാമ്യകർമ്മങ്ങൾ അല്ലാതായിത്തീരുന്നു എന്ന് മീമാംസ ദർശനത്തിൽ തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മത്തെ അത് കർമ്മമാക്കി തീർക്കുന്നതിന് മുഖ്യമായിരിക്കുന്നത് അനുഷ്ഠിക്കുന്നവന്റെ കാമനകളാണ്. അനുദിഷ്ടാച ഇക്കാര്യ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാമ്യഗ്നിഹോത്രാദു, കാമ്യഗ്നിഹോത്രം പോലെയുള്ള കാമ്യകർമ്മങ്ങൾ, കാമ ഉപമർദ്ദേന അയാൾക്ക് ആഗ്രഹം നശിക്കുമ്പോൾ കാമ്യ അഗ്നിഹോത്രാദിഹാനി, അത് കാമ്യകർമ്മം അല്ലാതായിത്തീരുന്നു. ഇത് ആ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നില്ല, ആ കർമ്മത്തിലൂടെ അയാൾ ബന്ധിക്കപ്പെടുന്നില്ല. തഥാ മതിപൂർവക അമതിപൂർവകാദീനാം കർമ്മണ കാര്യവിശേഷസ്യ ആരംഭകത്വം ദൃഷ്ടം. മതിപൂർവകമായ കർമ്മങ്ങൾ, ഞാനിതായി കർമ്മം ചെയ്യുന്നു, എനിക്ക് കർമ്മത്തിന്റെ ഫലം വേണം എന്നുള്ള മതിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അമതിപൂർവക കർമ്മങ്ങൾ, ഈ കർമ്മത്തിൽ എനിക്ക് യാതൊരു കർത്തൃത്വമില്ല, ഈ കർമ്മത്തിന് എന്ത് ഫലമാണോ ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഫലം എനിക്ക് ആവശ്യമില്ല, ഞാൻ ആ കർമ്മത്തെ മനസ്സാ ത്യജിക്കുന്നു എന്നുള്ള ഭാവനയോടുകൂടി ചെയ്യുന്ന കർമ്മം, അത് കാര്യവിശേഷസ്യ ആരംഭകത്വം തെറ്റു. ഈ രണ്ട് കർമ്മങ്ങളും രണ്ട് വിശേഷ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ കർമ്മം ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മം, ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മം, കാരണം ആ കർമ്മം എന്ന് പറയുന്നത് പൂർണ്ണമാകണമെങ്കിൽ ആ കർമ്മം അനുഷ്ഠിക്കുന്നവന്റെ ആഗ്രഹം കൂടി അതിനോട് ചേരണം, എന്നാലേ ആ കർമ്മം സമഗ്രമാകത്തുള്ളൂ. ആഗ്രഹം അവിടെ ചേരുന്നില്ലെങ്കിൽ കർമ്മം അപൂർണമാകുന്നു, ഫലം കൊടുക്കുന്നില്ല. കർമ്മ വൈഗുണ്യം എന്ന് പറയും, കർമ്മത്തിൽ ന്യൂനത സംഭവിക്കുക. ഒരു കർമ്മത്തിൽ ന്യൂനത സംഭവിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം അതിന്റെ മുഖ്യമായ ഫലത്തെ കൊടുക്കത്തില്ല. ഏതെങ്കിലും തരത്തിലൊരു അപൂർണത വന്നു കഴിഞ്ഞാൽ കാമ്യകർമ്മങ്ങളിൽ മതിപൂർവകമാണ് കർത്തൃത്വബോധം, ഫലേച്ഛ തുടങ്ങിയ സങ്കല്പങ്ങളോടുകൂടിയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? വിശേഷമായ കാര്യം എന്താണോ ആ കർമ്മത്തിന് ഫലമായി ശാസ്ത്രത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഫലത്തെ തന്നെ കൊടുക്കും. മറിച്ചാണെങ്കിലോ, അങ്ങനെ ഒരു ആഗ്രഹമില്ല എങ്കിൽ എന്താണ്, അവിടെ ആ ഫലത്തെ കൊടുക്കുന്നില്ല. ആ കർമ്മം ശാസ്ത്രപ്രമാണമനുസരിച്ച് അത് നിഷ്ഫലമായിത്തീരുന്നു. ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലം എന്തായിരിക്കും? ചിത്തശുദ്ധി, മനഃശുദ്ധി അതുണ്ടാവാം. അതാണ് കാര്യവിശേഷസ്യ ആരംഭകത്വം ദൃഷ്ടം. തഥാ ഇഹാവി ബ്രഹ്മ ബുദ്ധി ഉപമർദ്ദിത അർപ്പണാദി കാരകക്രിയാഫലഭേദ ബുദ്ധി ബാഹ്യചേഷ്ട മാത്രേണ കർമാവി വിദുഷോ അകർമ്മ സമ്പദ്ധ്യതേ. അതുകൊണ്ട് ഇഹാവി ആർക്ക്? വിദുഷ, ഇതറിയുന്നവന്. ഈ കർമ്മത്തിന്റെ രഹസ്യത്തെ, തത്വത്തെ അറിയുന്നു. കർമ്മം ഫലത്ത് നൽകുന്നത് തന്റെ ഇച്ഛയോടുകൂടി ചേരുമ്പോഴാണ് എന്നുള്ള തത്വത്തെ അറിയുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? ബ്രഹ്മബുദ്ധി ഉപമൃതിത, ബ്രഹ്മബുദ്ധി കൊണ്ട് അവന്റെ ഭേദബുദ്ധി നശിക്കുന്നു. അതാണ് കർമ്മയോഗിക്ക് ആത്മബോധം കൂടിയേതീരുന്നു പറയുന്നത്. ആ ബ്രഹ്മബോധം കൊണ്ട്, ആത്മബോധം കൊണ്ട് ഉപമൃതിത അർപ്പണാദി ക്രിയാകാരക, ഈ പറയുന്ന കാരകബുദ്ധി, ക്രിയാബുദ്ധി, ഫലബുദ്ധി, ഇങ്ങനെയുള്ള ഭേദബുദ്ധികൾ നശിക്കുന്നു. കർമ്മയോഗി അഭേദബുദ്ധിയോടുകൂടിയാണ് കർമ്മം ചെയ്യുന്നത്. അയാളുടെ കർമ്മം എന്തായിരിക്കും? മനസ്സിന് ആ കർമ്മത്തോട് യാതൊരു തരത്തിലുള്ള ആസക്തി ഉണ്ടായിരിക്കത്തില്ല. ആ കർമ്മം എങ്ങനെയായിരിക്കും? ബാഹ്യചേഷ്ട മാത്രമേ. ഇവനും ബാഹ്യചേഷ്ട മാത്രം. ശരീരം കേവലം കർമ്മ, നേരത്തെ പറഞ്ഞു. തത്വജ്ഞാനെ കുറിച്ച് പറയുകയാണ്, കർമ്മയോഗിയും അങ്ങനെ തന്നെയാണ്. ബാഹ്യചേഷ്ട മാത്രമായി പ്രവർത്തിക്കുക, ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളിൽ ശരീരം, ശരീരധർമ്മ എന്നുള്ള നിലയ്ക്ക് കർമ്മത്തെ ചെയ്യുന്നു. കർമ്മ ശരീരത്തിന്റെ ഒരു ധർമ്മമാണ്. ക്രിയ ശരീരത്തിന്റെ സ്വഭാവമാണെന്നുള്ള നിലയ്ക്ക് ശാരീരികമായ കർമ്മം ചെയ്യുന്നു. മാനസികമായ കർമ്മങ്ങളിലാണെങ്കിലോ ചേഷ്ട, ബാഹ്യചേഷ്ട എന്ന് പറയുന്നു. ബാഹ്യചേഷ്ട എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ചേഷ്ട മാത്രമാണ്, മനസ്സിന്റെ ചേഷ്ടയും ബാഹ്യചേഷ്ടയും. അത് മനസ്സിന്റെ ക്രിയകളല്ല, അത് മാനസിക സ്പന്ദനങ്ങൾ, കേവലമായ മനസ്സിന്റെ സ്പന്ദനങ്ങളാണ് എന്നറിഞ്ഞ് അതിനോട് അഹന്തയുണ്ടാകാതെ മമതയുണ്ടാകാതെ ആസക്തി ഉണ്ടാകാതെ കർമ്മം ചെയ്യുന്നു. ശാരീരികവും മാനസികവുമായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ചെയ്യുന്നു. അത് അകർമ്മ സമ്പത്തി, ഫലത്തിൽ അത് അകർമ്മമായി തീരുന്നു. എന്തുകൊണ്ട് കർമ്മം എന്തുകൊണ്ട് അകർമ്മമായി തീരുന്നു? കാരണം ഫലത്തെ കൊടുക്കാത്തുണ്ട്. ഫലത്തെ ഉണ്ടാക്കുന്നതിന് ആ കർമ്മം സമർത്ഥമായി തീരുന്നില്ല. കർമ്മം ഫലത്തെ കൊടുക്കണമെങ്കിൽ ആ കർമ്മത്തോട് ചെയ്യുന്നവന്റെ ഇച്ഛ കൂടി ചേരണം, ആ കർമ്മത്തോട് അഹന്ത കൂടി ചേരണം, മമത വരണം. ഇതങ്ങനെയല്ല, കേവലം ബാഹ്യചേഷ്ട. കർമ്മങ്ങളൊന്നും തന്നെ കർമ്മയോഗിയുടെ തത്വജ്ഞന്റെ അന്തരാത്മാവിനെ സ്പർശിക്കുന്നില്ല, അല്ല ബാഹ്യതലത്തിൽ മാത്രം നടക്കുന്നു. അതുകൊണ്ട് എന്തു വരുന്നു? അതോക്തം സമഗ്രം പ്രവിരീയതയും. കർമ്മം എവിടെയാണോ ആരംഭിക്കുന്നത് അവിടെ തന്നെ തീരുന്നു. അതോക്തം അതുകൊണ്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞു സമഗ്രം പ്രവിരീയതയും. പ്രവിനീയത അത് പൂർണ്ണമായും ആ കർമ്മം നശിക്കുന്നു. സാധാരണ കർമ്മങ്ങളാണെങ്കിലോ അത് ഒരു ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കർമ്മം തന്നെ പുതിയ കർമ്മത്തിന് പ്രേരണ നൽകിക്കൊണ്ട് അനന്ത ജന്മങ്ങളിൽ തുടരും. പക്ഷെ ഒരു കർമ്മയോഗിയുടെ കർമ്മം, ആ കർമ്മത്തിന് ഗതിയില്ല. നേരത്തെ പറഞ്ഞു ഗഹന കർമ്മണോ ഗതി, കർമ്മത്തിന് ഗതിയില്ല, കർമ്മത്തിന് സഞ്ചാരമില്ല. എന്ന് വെച്ചാൽ കർമ്മയോഗിയുടെ കർമ്മം ആ കർമ്മം അനുഷ്ഠിക്കുന്ന ക്ഷണത്തിലേ ഉള്ളൂ, അടുത്ത ക്ഷണത്തിലില്ല. അജ്ഞന്റെ കർമ്മമാണെങ്കിലോ അനന്തകാലം, അതായത് യുഗങ്ങളോട് ആ കർമ്മം അവനോടൊപ്പം കാണും, തുടർന്നുകൊണ്ടേയിരിക്കും. ആ കർമ്മം എങ്ങനെ തുടരും? സംസ്കാര രൂപത്തിൽ തുടരും. അതിന്റെ ഫലത്തെ കൊടുത്തുകൊണ്ട്, പുതിയ പുതിയ കർമ്മത്തിന് പ്രേരണ കൊടുത്തുകൊണ്ട് സംസ്കാര രൂപത്തിൽ ആ കർമ്മം തുടരും. ഇവിടെയാണെങ്കിലോ സമഗ്രം പ്രവിനീയത്തെ, ഏത് ക്ഷണത്തിലാണോ അവിടെ കർമ്മം ആരംഭിക്കുന്നത് ആ ക്ഷണത്തിൽ മാത്രമേ ഉള്ളതാണ്. അടുത്ത ക്ഷണത്തിൽ ആ കർമ്മമുണ്ട്, പുതിയ കർമ്മമാണ്. അതിന് പരസ്പര ബന്ധമില്ല. സംസ്കാരം കർമ്മങ്ങളെ ബന്ധിപ്പിക്കുന്നില്ല, കർമ്മത്തെയും കർമ്മഫലത്തെയും ബന്ധിപ്പിക്കുന്നില്ല. അപ്പോൾ കർമ്മ യാതൊരു തരത്തിലുള്ള ഫലങ്ങളെയും പാർശ്വഫലങ്ങളെയും ഉണ്ടാക്കാതെ ആ കർമ്മം വിലയിച്ചു പോകുന്നു. അതാണ് സമഗ്രം പ്രവിനീയത, അതാണ് കർമ്മയോഗിയുടെ കർമ്മത്തിന്റെ മഹത്വം. ഇത് ഇതിന്റെ അദ്വൈത ഭാഷയാണ്. ഇനി മറ്റു ചിലര് വൃത്തികാരനും മറ്റും വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു. അത്ര കേജിതാഹു യത് ബ്രഹ്മ തത് അർപ്പണാദീനി. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മയവ കില അർപ്പണാദിനാ പഞ്ചവിധേന കാരകാത്മനാ വ്യവസ്ഥിതം തത്തദേവ കർമ്മ കരോതി സത്തദേവ കർമ്മ കരോതി. ആ ബ്രഹ്മം തന്നെ അർപ്പണാദി രൂപത്തിൽ നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, കർത്താവ്, കരണം, സമ്പ്രദാനം, അധികരണം ഈ രൂപത്തിൽ നിന്നുകൊണ്ട് അർപ്പണാദിന പഞ്ചവിധേന പഞ്ചകാരകങ്ങളായി കാരകാത്മന വ്യവസ്ഥിതം വേർതിരിഞ്ഞ് ഭിന്നങ്ങളായി നിന്നുകൊണ്ട് തത്തദേവ സത്തദേവ കർമ്മ കരോതി. ആ ബ്രഹ്മം തന്നെ കർമ്മം ചെയ്യും. ബ്രഹ്മം തന്നെ അർപ്പണാദി രൂപത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മം കർമ്മം ചെയ്യുന്നു. തത്രന്ന അർപ്പണാദി ബുദ്ധിർ നിവർത്തിയതേ. ബ്രഹ്മം തന്നെ അർപ്പണാദി രൂപത്തിൽ നിൽക്കുന്നു. അത് തന്നെ കർത്താവായും കരണമായും അധികരണമായും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അർപ്പണാദി ബോധം നശിക്കുന്നില്ല. ബ്രഹ്മം അങ്ങനെ നിൽക്കുന്നു എന്ന് കരുതുകയാണ്. മറിച്ച് എന്ത് ചെയ്യുന്നു? അർപ്പണാദിഷു ബ്രഹ്മബുദ്ധിരാധീയതേ. അർപ്പണാദികളിൽ ബ്രഹ്മബുദ്ധിയെ കൽപ്പിക്കുകയാണ്. അതെങ്ങനെ? ഏതുപോലെ? യഥാ പ്രതിമാദോ വിഷ്ണുവാദിബുദ്ധി. ഒരു പ്രതിമയും വിഷ്ണുവെന്ന് കൽപ്പിക്കുന്ന പോലെ അർപ്പണാദികൾ, യാഗത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ, യാഗകർത്താവിൽ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? അത് ബ്രഹ്മമാണെന്ന് കൽപ്പിക്കുന്നു. ഇതാണ് ഉപാസന എന്ന് പറയുന്നത്. പ്രതിമ നമുക്കറിയാം വിഷ്ണുവല്ല. എന്തുകൊണ്ട്? അത് മൃണ്മയമാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കിയതായിരിക്കും, എങ്കിലും വസ്തു കൊണ്ടുണ്ടാക്കിയതാണ്. ആ വസ്തു കൊണ്ടുണ്ടാക്കിയ പ്രതിമയിൽ വിഷ്ണുബുദ്ധി, അതിന് വിഷ്ണുവാണെന്ന് സങ്കല്പിക്കുന്നു. വിഷ്ണു അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വിഷ്ണുവായി കൽപ്പിക്കുന്നു. വിഷ്ണു ഒരിക്കലും മണ്ണല്ല, കല്ലല്ല, ലോഹമല്ല, അതറിയാം. അറിഞ്ഞാലും അതിന് ദൃഢമായി അവന് വിഷ്ണുവാണെന്ന് സങ്കല്പിക്കുന്നു. അതിനെ സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിഷ്ണുവിന് ചെയ്യേണ്ടതായ ഉപചാരങ്ങളെല്ലാം അത് ചെയ്യുന്നു. അതിനെ കുളിപ്പിക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ചെയ്യുന്നവനറിയാം ഇത് സത്യമല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടത് ചെയ്യുന്നു? അവിടെ ദൃഢമായിട്ടുള്ള ഭാവന, ഇത് വിഷ്ണു തന്നെയാണെന്നുള്ള ഭാവന. ഇത് സാധാരണ കാണുന്നതാണ്. ഇത്തരം ഉപാസനകളെ കുറിച്ച്, നൂറുകണക്കിന് ഉപാസനകളെ കുറിച്ച് വേദത്തിലും പറയുന്നുണ്ട്. യഥാ നാമാദോ ബ്രഹ്മബുദ്ധി, നാമ ബ്രഹ്മേത്യുപാസീത, നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കൂ എന്ന് വിധിക്കുകയാണ്. അത് വിധികൾക്കനുസരിച്ച് ചെയ്യുന്നതാണ്. നാമത്തിൽ അതിനെ ബ്രഹ്മഭാവന ദൃഢപ്പെടുത്തുക. അതുപോലെ യാഗത്തെ ബ്രഹ്മമായിട്ട് ഭാവന ചെയ്ത് ദൃഢപ്പെടുത്തുക, അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായി സങ്കല്പിക്കുക, ഒന്നിനെ അതല്ലാത്ത മറ്റൊന്നായി സങ്കല്പിക്കുക. കല്ലുകൊണ്ട് പ്രതിമ ഉണ്ടാക്കിയിട്ട് മറ്റൊന്നായിട്ട്, അതല്ലാത്ത മറ്റൊന്നായിട്ട്, കല്ലല്ലാതിരിക്കുന്ന വിഷ്ണുവായിട്ട്, ഈശ്വരനായിട്ട് അതിനെ സങ്കല്പിക്കുക. ഇത് ഉപാസന. ഇവിടെ പറയുന്നത് അതുപോലെയല്ല. ഒന്നിനെ മറ്റൊന്നായിട്ട് സങ്കല്പിക്കാൻ പറയുകയില്ല. ഒന്നിനെ മറ്റൊന്നായിട്ട് സങ്കല്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രതിമയെ തന്നെ വിഷ്ണുവായിട്ട് സങ്കല്പിക്കാൻ പറയുകയാണ്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഒരു ബുദ്ധിയിൽ മറ്റൊരു ബുദ്ധി വയ്ക്കുകയാണ്. കല്ലിൽ വിഷ്ണു എന്ന് പറയുകയാണ് എന്ന് പറയുമ്പോൾ ആ കല്ല് എന്നുള്ള ആ ബോധത്തെ അവിടെ നിഷേധിക്കുന്നില്ല, മറിച്ച് അതിനാദ്യം അംഗീകരിക്കുന്നു, ഇത് കല്ലാണ്. എന്നിട്ട് അതിൽ അത് വിഷ്ണുവാണെന്നുള്ള ഒരു ബോധത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ കല്ലിനെ വിഷ്ണുവായി കാണുന്നവന് എന്നെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒന്നിനെ മറ്റൊന്നായി കാണുകയാണ്. അടിസ്ഥാനപരമായി അവന്റെ ഉള്ളിൽ നിന്ന് അത് കല്ലാണെന്നുള്ള ബോധം പോകത്തില്ല, അബോധം പോകത്തില്ല. അങ്ങനെ ആ കല്ലിൽ തട്ടി കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും വിഷ്ണുവിന് തട്ടി കൈ മുറിഞ്ഞെന്ന് പറയും. അവിടെ തട്ടിമുറിയുന്നത് കാരണം ആ ബോധം അനുഭവുന്നില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായ കല്ലെന്നുള്ള ബോധം അവിടെ ഇരിക്കുകയാണ്. അതിനെ അവൻ ഭാവന ചെയ്ത് അവന്റെ മനസ്സിൽ വിഷ്ണു എന്നുള്ള ബോധം കൂടി കൂടുതലായി വന്നു എന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായിരുന്ന ബോധം നശിച്ചില്ല. കല്ലെന്നുള്ള ബോധം നശിച്ചിട്ടവിടെ വിഷ്ണു എന്നുള്ള ബോധം മാത്രം നിൽക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിഷ്ണു എന്നുള്ള ബോധം മാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ കല്ലിനെ കുളിപ്പിക്കാൻ ഒക്കത്തില്ല, കല്ലിന് ഭക്ഷണം കൊടുക്കാൻ ഒക്കത്തില്ല, അതിനെ വസ്ത്രം ധരിപ്പിക്കാൻ ഒക്കത്തില്ല, അതിന് പൂജകളും മറ്റും നിർവഹിക്കാൻ ഒക്കാതെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ഭാവന കൊണ്ട് വിഷ്ണുവാണെന്ന് ദൃഢപ്പെടുത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അതൊരു വസ്തുവാണ്, അതൊരു പദാർത്ഥമാണ് എന്നുള്ള ബോധം നിൽക്കുന്നു. അതുകൊണ്ടാണ് സർവവ്യാപിയായിരിക്കുന്ന വിഷ്ണുവിനെ ആരാധിക്കുന്നതിന് വീണ്ടും അവൻ ആ കല്ലിന്റെ അടുത്ത് പോകുന്നു. അല്ലാതെ സർവവ്യാപിയായ വിഷ്ണുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവന് ആ ശിലാഖണ്ഡത്തിന്റെ അടുത്ത് ആരാധനയ്ക്ക് വേണ്ടി പോകേണ്ട ആവശ്യം വരത്തില്ല. എന്തുവരുന്നു? പ്രതിമയിൽ വിഷ്ണുബുദ്ധി വരുമ്പോൾ ആത്യന്തികമായി ആ പ്രതിമാബുദ്ധി നശിക്കുന്നില്ല. അവന്റെ മനസ്സിൽ പരിച്ഛിന്നമായ ആ പ്രതിമയെക്കുറിച്ചുള്ള ദേശകാല പരിച്ഛിന്നമായിരിക്കുന്ന ബോധമുള്ളതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? ബാഹ്യമായി ആ ദേശത്തേക്ക് പോയി ആ വസ്തുവിനെ വിഷ്ണുവായി സങ്കല്പിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇവിടെ തത്വജ്ഞാനിയുടെ യാഗത്തിലുള്ള ബ്രഹ്മബുദ്ധി. തത്വജ്ഞാനി യാഗത്തെ ബ്രഹ്മമായി കാണുമ്പോൾ, തന്റെ സ്പന്ദനങ്ങളെല്ലാം ആത്മസ്വരൂപത്തിൽ കാണുമ്പോൾ, അവിടെ സ്പന്ദനത്തിൽ കർമ്മത്തിൽ ബ്രഹ്മബുദ്ധിയല്ല, അവിടെ കർമ്മമില്ല, പ്രതിമയില്ല, അവിടെ വിഷ്ണു മാത്രമേ ഉള്ളൂ. വിഷ്ണുവും പ്രതിമയും രണ്ടില്ല. വിഷ്ണുവിൽ പ്രതിമാബുദ്ധി വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ ദ്വൈതബുദ്ധി വരുന്നു. പ്രതിമയിൽ വിഷ്ണുബുദ്ധി വരുന്നു, ദ്വൈതബുദ്ധി വരുന്നു. അവിടെ പ്രതിമയുമുണ്ട്, വിഷ്ണുവുമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഒരു വസ്തുവിൽ ഈശ്വര ബുദ്ധിയല്ല, വസ്തുവിനെ നിഷേധിക്കുന്നുണ്ട്. വസ്തുവില്ല, അവിടെ ഭേദബുദ്ധിയില്ല. ഒന്നിൽ മറ്റൊന്നിനെ കൽപ്പിക്കുന്ന ഭേദബുദ്ധി അവിടെയില്ല. അവിടെ പ്രതിമയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വിഷ്ണു എന്ന് പറയുകയില്ല. അവിടെ പ്രതിമയില്ല. നാമത്തിൽ ബ്രഹ്മബുദ്ധി പോലെയല്ല. അങ്ങനെ ഉപാസിക്കുന്നതിന്റെ ഫലം എന്താണ്? അങ്ങനെ ഉപാസിക്കുന്നതിന് ശാസ്ത്രത്തിൽ ഫലം പറഞ്ഞിട്ടുണ്ട്. നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കുക, അതിന് ഫലം പറഞ്ഞിട്ടുണ്ട്. ആ ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന ഫലങ്ങൾ കിട്ടും. പ്രതിമയെ വിഷ്ണുവായി ഉപാസിക്കുക, അതിന് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന ഫലമുണ്ടാകും. ഇവിടെ പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന അതുപോലെയല്ല. അത് പ്രതിമയെ ഈശ്വരനായി കാണാൻ പറയുകയല്ല, അവിടെ പ്രതിമയില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. തത്വജ്ഞാനിക്ക് ഈശ്വരനെ കാണുന്നതിന് പ്രതിമ എന്ന് പറയുന്ന ഒരു ആലംബനം വേണ്ട. അങ്ങനെ ഒരു ആലംബനത്തിലൂടെ ഈശ്വരനെ കാണുക, നിരാലംബനായി ഈശ്വരനെ കാണുന്നതാണ് ഇവിടെ പറയുന്ന അതല്ലെന്നാണ് പറയുന്നത്. സത്യം ഏവമപി സ്യാദ് യദി ജ്ഞാനയജ്ഞ സ്തുത്യർത്ഥം പ്രകടനം സ്യാദ്. ശരി, ഇതുപോലെ ആകാം. ഇത് ജ്ഞാനയജ്ഞത്തെ സ്തുതിക്കുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ആകാം. ഇതൊരു ഭാവന ഉപാസനയാകാം. ഉപാസനയിൽ ദ്വൈതബോധം നശിക്കുന്നുണ്ട്. ഇവിടെ ദ്വൈതബോധം നശിച്ച അദ്വൈതബോധത്തെ സ്തുതിച്ചു പറയുകയാണ്. അത്രത്തു സമ്യക് ദർശനം ജ്ഞാനയജ്ഞശബ്ദിതം അനേകാൻ യജ്ഞശബ്ദിതാൻ ക്രിയാവിശേഷാൻ ഉപന്യസ്യ ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞ ജ്ഞാനയജ്ഞ പരന്തവ. ഇത് ജ്ഞാനസ്തുതി. ഇവിടെയാണെങ്കിലോ ആ സമ്യക് ദർശനം, ഭേദബുദ്ധി നശിക്കുന്നതായ ആ ദർശനത്തെ, അതിനാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ജ്ഞാനയജ്ഞം എന്ന് പറയുന്നതിന്റെ മുഖ്യമായി ജ്ഞാനയജ്ഞവും പലതരത്തിൽ പറയും. ഇവിടെ മുഖ്യ അർത്ഥത്തിൽ പറയുന്നതായ ജ്ഞാനയജ്ഞം അത് ഉപാസന ആത്മബോധമാണ്. അനേക യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ദ്രവ്യയജ്ഞം, തപോയജ്ഞം തുടങ്ങി പല യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അനേകാൻ യജ്ഞശബ്ദിതാൻ ക്രിയാവിശേഷാണ് ഉപന്യസ്യ. ഇങ്ങനെ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നു, ശ്രേയാൻ ദ്രവ്യമയാ യജ്ഞ ജ്ഞാനയജ്ഞ. മറ്റെല്ലാ യജ്ഞങ്ങളിലും ദ്രവ്യാപേക്ഷയുണ്ട്. ഈ പറയുന്ന വിഷ്ണു പ്രതിമയെ വിഷ്ണുവായി കൽപ്പിക്കുന്ന അതും ഒരു യജ്ഞമാണ്. പ്രതിമയിൽ വിഷ്ണു ആരാധന നടത്തുന്നതിന് എന്ത് വേണം? അവിടെ ദ്രവ്യം വേണം. ബാഹ്യവസ്തുക്കളെ അപേക്ഷിക്കുന്നു. ജ്ഞാനയജ്ഞത്തിനാണെങ്കിലോ അങ്ങേറ്റം അപേക്ഷിച്ചു കഴിഞ്ഞു. ആത്യന്തികമായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ തന്റെ അന്ധകരണം, അതിനപേക്ഷിക്കേണ്ടി വരുന്നു. അതല്ലാതെ ബാഹ്യമായി യാതൊന്നിനും അപേക്ഷിക്കുന്നില്ല. ഒരു ദ്രവ്യവും അവിടെ ആവശ്യമുണ്ട്. ഭൗതികമായ മറ്റൊരു വസ്തുവിനെ ആശ്രയിക്കുന്നു. മറ്റങ്ങനെയല്ല, ബാഹ്യപദാർത്ഥങ്ങളെ, വസ്തുക്കളെ ആശ്രയിച്ചിട്ടുണ്ട്. അതാണ് ദ്രവ്യം എന്ന് പറഞ്ഞത്. ദ്രവ്യമയമായ ബാഹ്യമായുള്ള പഞ്ചഭൂതങ്ങളെ അവിടെ ആശ്രയിക്കേണ്ടി വരും. ഇവിടെ ജ്ഞാനയജ്ഞത്തിന് അങ്ങനെയുള്ള യാതൊരു പദാർത്ഥങ്ങളെയും വസ്തുക്കളെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ശ്രേയാൻ ദ്രവ്യമയാജ്ഞ. നമ്മൾ അനുഷ്ഠിക്കുന്ന ഏത് അനുഷ്ഠാനവും ബാഹ്യമായി നമ്മുടെ കരണങ്ങൾ ഉപയോഗിച്ച്, അന്ധക്കരണം ഒഴികെയുള്ള കരണങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു, ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് കർമ്മമായാലും ശരി, ഏത് യജ്ഞമായാലും ശരി, അവിടെ ദ്രവ്യത്തെ അപേക്ഷിക്കുന്നു. പദാർത്ഥങ്ങളെ, ബാഹ്യവസ്തുക്കളെ അപേക്ഷിക്കുന്നു. മനസ്സുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞത്തിന് മാത്രം അവിടെ ബാഹ്യപദാർത്ഥങ്ങളെ അപേക്ഷിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ഈ ജ്ഞാനയജ്ഞം ദ്രവ്യമയങ്ങളായിരിക്കുന്ന മറ്റ് യജ്ഞങ്ങളെ അപേക്ഷിച്ച് ഇത് ശ്രേഷ്ഠമാണ്. ആ ജ്ഞാനയജ്ഞം ആർക്കുള്ള? ജ്ഞാനിയുടെ ജ്ഞാനയജ്ഞമാണ്. അന്ധക്കരണം കൊണ്ട് ജ്ഞാനി അനുഷ്ഠിക്കുന്നതായ ജ്ഞാനയജ്ഞം, അത് ബാഹ്യമല്ല. ഇത് ജ്ഞാനം സ്തൗതി. അതുകൊണ്ടാണ് ജ്ഞാനി നിരപേക്ഷനും സ്വതന്ത്രനുമായിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം എന്ത് വരുന്നു? അവർ ബദ്ധരാണ്. അവരുടെ കർമ്മത്തിന്റെ പൂർത്തിക്ക് അവർ പ്രാപഞ്ചിക വസ്തുക്കളെ, പഞ്ചഘടകങ്ങളെ ആശ്രയിക്കുകയും ജ്ഞാനിക്ക് സ്വന്തം യജ്ഞത്തിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ജ്ഞാനി നിരപേക്ഷനായി യജ്ഞം ചെയ്യും. അത് ഉപാസനയല്ല. ജ്ഞാനിക്ക് രണ്ട് വസ്തുക്കളില്ല. അതുകൊണ്ട് ഒന്നിൽ മറ്റൊന്നിനെ കൽപ്പിക്കുന്ന ഭാവന അല്ലെങ്കിൽ ഉപാസന അതിന്റെ ആവശ്യമുണ്ട്. പ്രതിമാദികളിലുള്ള വിഷ്ണുവാദ ബുദ്ധി, അങ്ങനെ ശാസ്ത്രം വിധിച്ചിട്ടുള്ളതായ പ്രതിമാരാധന, അതല്ല ഇവിടുത്തെ തത്വജ്ഞാനമെന്ന് പറയും. അതിന് പ്രയോജനമില്ലെന്നുള്ളതല്ല, അതിന് പ്രയോജനമുണ്ട്, അത് വേറെ. അത് പറയുന്ന അതിവിടെ തത്വജ്ഞാനമല്ല എന്നാണ് പറയുന്നത്. പ്രതിമയെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ മോക്ഷം കിട്ടില്ല എന്നൊന്നും അല്ല പറയുന്നു. രണ്ടും രണ്ടാണെന്ന് പറയുക. ഉപാസന വേറെയാണ്, ജ്ഞാനം വേറെയാണ്. അതെല്ലാം ക്രമേണ പടിപടിയായി അത്ര ഉപാസനകൾ ഒരുവനെ തത്വജ്ഞാനത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് അത് മോക്ഷത്തിന് ഉപകരിക്കുന്നു. പരമ്പരയാ എല്ലാ കർമ്മങ്ങളും എല്ലാ യജ്ഞങ്ങളും മോക്ഷത്തിന് ഉപകരിക്കുന്നു അത് പറയും. യജ്ഞക്ഷപിത കൽമഷാഹ, അത് കൽമഷനാശത്തിന് ഉപകരിക്കുന്ന വേണതല്ല ഈ ഉപാസനകളെല്ലാം. അതുകൊണ്ടാണ് അതിന് ശാസ്ത്രത്തിൽ തിരിച്ചത്. അല്ലെങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്തിന് ഉപകരിക്കുന്നവയാണ്, ചിത്തപ്രസാദത്തിന് ഉപകരിക്കുന്നവയാണ്. ആ രീതിയിൽ ഈ എല്ലാ യജ്ഞങ്ങളും ഉപാസനകളും സാർത്ഥകങ്ങളാണ്. അപ്പൊ അതിന്റെ പ്രയോജനം എന്തെന്നുള്ളതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നു. ഇത് ഉപാസനയാണ് ഇവിടെ പറയുന്നത്. ഒന്നിനെ മറ്റൊന്നായി കൽപ്പിക്കാൻ പറയുക. അത്രജ സമർത്ഥമിതം വചനം ബ്രഹ്മാർപ്പണം ഇത്യാദി ജ്ഞാനസ് യജ്ഞത്വ സമ്പാദന. ഇവിടെ പറയുന്നത് എന്താണ്? ആ ജ്ഞാനം തന്നെയാണ് യജ്ഞം, ജ്ഞാനയജ്ഞം. ബ്രഹ്മാർപ്പണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ആ ബ്രഹ്മജ്ഞാനിക്ക് മറ്റൊരു യജ്ഞമില്ല, ബ്രഹ്മജ്ഞാനിയുടെ ജ്ഞാനം തന്നെ യജ്ഞം. അന്യഥ സർവസ്യ ബ്രഹ്മത്വ അർപ്പണാദീനാമേ വിശേഷതോ ബ്രഹ്മത്വ അഭിധാന അനർത്ഥസ്യ. സർവവും ബ്രഹ്മം തന്നെയാണ്. അർപ്പണാദികളെ വിശേഷിച്ച് എന്തിനും ബ്രഹ്മമെന്ന് പറഞ്ഞു? ആ തത്വജ്ഞന് ജ്ഞാനമല്ലാതെ മറ്റൊരു യജ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഏതു അർപ്പണാദിഷ പ്രതിമായ വിഷ്ണുബുദ്ധിവത് ബ്രഹ്മദൃഷ്ടി ക്ഷിപ്യതേ നാമാദിഷ ഇവ ചെയ്തി ബ്രുവതേ നദേശ ബ്രഹ്മവിദ്യ ഉക്തായ വിവക്ഷിതാസ്യ. ഇതിനെ തന്നെ ചിലരെന്താണ്, അർപ്പണാദികളിൽ പ്രതിമായ വിഷ്ണുദൃഷ്ടിവത്, പ്രതിമയെ വിഷ്ണുവായി കൽപ്പിക്കുന്നത് പോലെ അർപ്പണാദികളെ ബ്രഹ്മമായിട്ട് കൽപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നതെന്ന് പറയുന്നു. ഉപാസനയാണെന്ന് പറയുന്നു. ബ്രഹ്മദൃഷ്ടി ക്ഷിപ്യത, ബ്രഹ്മദൃഷ്ടി കൽപ്പിക്കുന്നു. പ്രതിമയിൽ വിഷ്ണുബുദ്ധി പോലെ യജ്ഞത്തെ ബ്രഹ്മമായി കൽപ്പിക്കൂ എന്ന് പറയുന്നു. അതല്ല ഇവിടെ നാമാദൃഷ്ടി ചെയ്തി ബ്രുവതി അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉപാസനയും ഞാനും തമ്മിൽ തിരിച്ചറിയാത്തവർ, ഒന്നിനെ മറ്റൊന്നായി കൽപ്പിക്കുന്ന ഉപാസനയിൽ നിന്നും ഭിന്നമായി ഭേദബുദ്ധി ഇല്ലാത്തതാണ് ജ്ഞാനം എന്ന് തിരിച്ചറിയാൻ വയ്യാത്തത്. ഇന്നതേഷാം ബ്രഹ്മവിദ്യ ഉക്തായ വിവക്ഷിതാസ്യ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നതായ ബ്രഹ്മവിദ്യ ആത്മവിദ്യ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യ വിവക്ഷിതമല്ല. അവർ ഉപാസനയെ ബ്രഹ്മവിദ്യ എന്ന് കരുതിയിരിക്കുന്നു. ഉപാസന തന്നെ ഇവിടെ പറയുന്ന ബ്രഹ്മവിദ്യ. അതായത് നമ്മളത് ഈശാവാസ്യ മനുഷ്യത്തിനും മറ്റും ചർച്ച ചെയ്തതാണ്. കർമ്മത്തോടനുബന്ധിച്ച് ഉപാസനകൾ വിധിച്ചിട്ടുണ്ട്. അത് കർമ്മവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടെ പറയുന്നതായ തത്വജ്ഞാനിയുടെ ബ്രഹ്മവിദ്യ അതല്ല. അർപ്പണാദി വിഷയ ത്വജ്ഞാനസ്യ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണോ, അർപ്പണാദികളെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ് അവർ പറയുന്നത്. ദൃഷ്ടി സമ്പാദന ജ്ഞാനേന മോക്ഷഫലം പ്രാപ്യത. ദൃഷ്ടി സമ്പാദനം കൊണ്ട് ഒരു വസ്തുവിനെ മറ്റൊന്നൊന്നായി കൽപ്പിക്കുന്നത് കൊണ്ട്, ഒരു വസ്തുവിനെ മനസ്സിൽ മറ്റൊന്നായി കൽപ്പിക്കുന്നത് കൊണ്ട് അവന്റെ വ്യാമോഹം മാറുന്നില്ല, അവന്റെ മിഥ്യാജ്ഞാനം നശിക്കുന്നില്ല, അവന്റെ ഭ്രമത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നില്ല. അവന്റെ അജ്ഞാനം നശിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, അങ്ങനെയുള്ള ദൃഷ്ടി സമ്പാദന ജ്ഞാനം, അതായത് ഉപാസന, അതുകൊണ്ട് മോക്ഷഫലം പ്രാപ്യത. അതിന്റെ മുഖ്യഫലമായി മോക്ഷം ലഭിക്കത്തില്ല. ഇവിടെ എന്താണ് പറയുന്നത്? ബ്രഹ്മൈവ തേന ഗന്ധവ്യം. തത്വജ്ഞാനം കൊണ്ട് എന്താണ്, അവൻ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. രണ്ടും രണ്ടാണ് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉപാസന വ്യർത്ഥമെന്നല്ല, ഉപാസന സാക്ഷാതായിട്ട് മോക്ഷത്തിലേക്ക് ഒരുവനെ നയിക്കുന്നില്ല. ഉപാസന കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകാം, ഈശ്വരപ്രസാദം ഉണ്ടാകാം, അതിന്റെ എല്ലാം ഫലമായി ജ്ഞാനം പ്രാപിച്ച് അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പൊ മോക്ഷത്തിന് സാക്ഷാത്കാരണമായിരിക്കുന്ന ജ്ഞാനപ്രാപ്തിയാണ്. ഉപാസനയും ജ്ഞാനവും രണ്ടും വേർതിരിച്ചറിയുക. ഉപാസനയിൽ ഭേദബുദ്ധിയുണ്ട്, പ്രതിമാബുദ്ധിയും വിഷ്ണുബുദ്ധിയും. ജ്ഞാനത്തിലാണെങ്കിലോ വിഷ്ണുബുദ്ധി മാത്രമേ ഉള്ളൂ, അവിടെ പ്രതിമാബുദ്ധിയില്ല. അതുകൊണ്ടൊരു തത്വജ്ഞാനിക്ക് പ്രതിമയെ ആരാധിക്കണം എന്ന് നിർബന്ധമില്ല. അശ്വമി അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിർബന്ധമുണ്ട്, അവന്റെ അജ്ഞാനം മാറിയിട്ടില്ല. അതുകൊണ്ട് അവൻ പ്രതിമയെ ആരാധിച്ചേ തീരും. തത്വജ്ഞനായി കഴിഞ്ഞാലോ അവന് പിന്നീട് അത്തരൊരു ഉപാസനയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്ന എന്താണ്, മോക്ഷപ്രാപ്തിക്ക് ഉപകരിക്കുന്നത്, സാക്ഷാതായി ഉപകരിക്കുന്നത് ആ തത്വജ്ഞാനം മാത്രമാണ്. ഉപാസനകൾ പരമ്പരയായിട്ട് ഉപകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഉപാസനയാണ് അവസാനം എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപാസനയ്ക്ക് അപ്പുറം ജ്ഞാനത്തിൻ്റെതായ തലമുണ്ട്. ആ ജ്ഞാനത്തിന്റെ തലത്തിലാണ് ഒരുവൻ മുക്തനായിത്തീരുന്നത്, ഉപാസനയുടെ തലത്തിലല്ല. ഉപാസന അവനെ ജ്ഞാനത്തിലേക്ക് നയിച്ചാൽ അവൻ ജ്ഞാനപ്രാപ്തി കൊണ്ട് മുക്തനായിത്തീരുന്നു എന്നാണ്. വിരുദ്ധഞ്ച സമ്യക് ദർശനം അന്തരേണ മോക്ഷഫലം പ്രാപ്തി. ഈ സമ്യക് ദർശനം അഭേദജ്ഞാനം, ഇതുകൊണ്ടല്ലാതെ മോക്ഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അതായത് ഉപാസനയിലൂടെ മോക്ഷം നേടുക അസാധ്യമല്ല. ഉപാസനയുടെ തലത്തെ അതിക്രമിച്ച് ജ്ഞാനത്തിന്റെ തലത്തിലെത്തിയ ഒരാൾക്ക് മോക്ഷം സാധ്യമാകും. ഇതാണ് സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം. മോക്ഷം ഭേദബുദ്ധിയുടെ നാശം കൊണ്ടേ ഉണ്ടാവും. ഭേദബുദ്ധിയുള്ളിടത്തോളം കാലമിന് മോക്ഷം. ഭേദബുദ്ധിയുടെ നാശം എങ്ങനെ സംഭവിക്കും? അഭേദജ്ഞാനം കൊണ്ടേ സംഭവിക്കും. അഭേദജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം. അതുകൊണ്ട് ഈ ഭാഗങ്ങളെ അഭേദജ്ഞാനമായി വ്യാഖ്യാനിക്കുന്നു, അല്ല ഉപാസനയായിട്ടല്ല. പ്രകൃതി വിരോധിച്ച ഇവിടെ സന്ദർഭത്തിന് വിരുദ്ധമായും വരും. എന്തുകൊണ്ട്? സമ്യക് ദർശനത്തെ പ്രകൃതി ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആ തത്വജ്ഞാനത്തെയാണ്. കർമ്മണ്യ കർമ്മയ പശ്യേ, അവിടെ പറയുന്ന ആ തത്വജ്ഞാനത്തെ കുറിച്ചാണ്. ഇത്യത്ര അന്തേജ സമ്യക് ദർശന തസ്യവ സംഹാര. ഈ ഒടുവിലും സമ്യക് ദർശനത്തെ കുറിച്ച് പറഞ്ഞാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. എങ്ങനെ ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാനയജ്ഞ. അത് മാത്രമല്ല അവസാനം പറയും എന്താണ്? ജ്ഞാനം ലബ്ധ പരാം ശാന്തി. ജ്ഞാനത്തിന്റെ ഫലം എന്താണ്? ജ്ഞാനം കൊണ്ടുവരുവൻ എന്ത് നേടുന്നു? പരാം ശാന്തിയും. ആ പരാം ശാന്തി അതാണ് മോക്ഷം. പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. അഭേദജ്ഞാനത്തിന് മാത്രം പ്രദാനം ചെയ്യാൻ കഴിയും എന്നുള്ള ഒന്നാണ് ആ പരമമായ ശാന്തി. അതാണ് ജ്ഞാനത്തിന്റെ ഫലം. ആ പരാം ശാന്തി അതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത്. ഇത്യാദിന സമ്യക് ദർശന സ്തുതിമേവ ഗുരുവൻ ഉപക്ഷീണു അധ്യായം. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അധ്യായം ഉപക്ഷീണമാണ്. ഇനി പറയാനായി ബാക്കിയൊന്നും ശേഷിക്കുന്നില്ല. ആത്മവിദ്യയുടെ പരമമായ ഫലത്തെക്കുറിച്ച് പറഞ്ഞ് ആ സന്ദർഭമോടെ ഉപക്ഷീണമാവുകയാണ്. വാസ്തവത്തിൽ അതെന്താണ്? സമ്യക് ദർശന സ്തുതി. ആ തത്വജ്ഞാനത്തിന്റെ മഹത്വത്തെ വാഴ്ത്താൻ വേണ്ടി പറയുന്നതാണ്. അത്രയും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഒരുവൻ ആ ജ്ഞാനമാർഗത്തിൽ അവൻ പരമമായ ശാന്തി പ്രാപിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ലേശമെങ്കിലും ഭേദബുദ്ധി ഉണ്ടായാൽ അവന് പരമമായ ശാന്തി ഉണ്ടാകാറില്ല. ഉപാസനയിലാണ് അവൻ തുടരുന്നതെങ്കിൽ അവന്റെ ഭേദബുദ്ധി നശിക്കുന്നില്ല, അശാന്തനായിരിക്കും. അതുകൊണ്ട് ഉപാസനയുടെ തലമിട്ടവൻ തത്വജ്ഞാനത്തിലേക്ക് വരണം. തത്ര അകസ്മാത് അർപ്പണാതു ബ്രഹ്മദൃഷ്ടി അപ്രകരണേ പ്രതിമായാമിവ വിഷ്ണുദൃഷ്ടി വിച്ഛേദിക്ക് അനുഭവം. ഇവിടെ പറയുന്നത് പരമമായ ശാന്തിക്കുള്ള ഉപായമായിരിക്കുന്ന അഭേദജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ല, വീണ്ടും അവന് ശാന്തി നൽകാത്തതായ ഉപാസനയെക്കുറിച്ചല്ല പറയുന്നു. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ അർപ്പണാദു ബ്രഹ്മദൃഷ്ടി വീണ്ടും അവനെ പ്രതിമയെ വിഷ്ണുവാണെന്ന് പഠിപ്പിക്കുക. അപ്രകരണം അത് സന്ദർഭത്തിന് യോജിച്ച ഒരു കാര്യമില്ല. പ്രതിമായാമിവ വിഷ്ണുദൃഷ്ടി രുചിത, അതുപോലുള്ള ഭേദ ബോധത്തെ ഉണ്ടാകുന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അത് അനുഭവം, അത് യുക്തിയുക്തമില്ല. തസ്മാത്, അതുകൊണ്ടെന്താണ് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത്? യഥാർത്ഥമായ തത്വജ്ഞാനത്തെക്കുറിച്ചാണ്. അജീവന്റെ ഭേദബോധത്തെയെല്ലാം നശിപ്പിച്ച് അവന് പരമമായ ശാന്തിയെ നൽകുന്ന, അതിനൊന്നിനു മാത്രമേ അതിന് കഴിയത്തുള്ളൂ. കർമ്മം കൊണ്ടോ മറ്റു തര മറ്റ് ജ്ഞാനയജ്ഞം അല്ലാതെയുള്ള യജ്ഞങ്ങളും ഉണ്ടോ? അവനൊരിക്കലും ആ പരമമായ ശാന്തിയെ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏതൊന്നുകൊണ്ടാണോ ഗുരുവിന് പരമമായ ശാന്തി കിട്ടുന്നത്, അങ്ങനെയുള്ളതായ അഭേദജ്ഞാനം, അതാണ് ഇവിടെ പറയുന്ന തത്വജ്ഞാനം. തസ്മാ യഥാ വ്യാഖ്യാത അർത്ഥയവായും ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തെ താൻ എങ്ങനെയാണോ വിശദീകരിച്ചത് അതുപോലെ തന്നെ മനസ്സിലാക്കും. ഒരിക്കലും അതിനെ ഉപാസനയുമായി ബന്ധപ്പെടുത്തി പ്രഥമീയൻ വിഷ്ണുദൃഷ്ടി എന്ന് പറയുന്നത് പോലെ അർപ്പണാദികളിൽ ബ്രഹ്മബുദ്ധി, ഒരു യജ്ഞത്തെ ബ്രഹ്മമായി കൽപ്പിക്കുക എന്നല്ല അവിടെ പറയുന്നു. ഇവിടെ യജ്ഞമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. മറ്റിടത്ത് യജ്ഞത്തെയും അംഗീകരിക്കുന്നു, ബ്രഹ്മത്തെയും അംഗീകരിക്കുന്നു. ഇവിടെ യജ്ഞത്തെ നിഷേധിക്കുന്നു, ബ്രഹ്മത്തെ മാത്രം അംഗീകരിക്കുന്നു. അതാണ് തത്വജ്ഞാനം, അതാണ് മോക്ഷത്തിന് ഉപകരിക്കുന്ന ആത്മവിദ്യ. അതാണ് ഈ ശ്ലോകത്തിൽ താൻ വ്യാഖ്യാനിച്ചത്, അതുതന്നെയാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. മറ്റൊന്നും ഇവിടെ കൊണ്ടുവരരുതെന്നാണ് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ ബ്രഹ്മാർപ്പണം, അർപ്പണം ബ്രഹ്മമാണ്. എന്തുകൊണ്ടാണോ അർപ്പിക്കുന്നതാണ് അർപ്പണം, അത് ബ്രഹ്മമാണ്. ഹവി ബ്രഹ്മ, ഹവിസം ബ്രഹ്മമാണ്. ബ്രഹ്മാഗ്നൌ, അഗ്നി ബ്രഹ്മമാണ്. ഹുതം ബ്രഹ്മ, ബ്രഹ്മണ എന്ന് വെച്ചാൽ ബ്രഹ്മ കർത്താവ്, ബ്രഹ്മണ എന്ന് പറയുന്നുണ്ട് അകർത്താവിനെ ഉദ്ദേശിക്കുന്നു. ബ്രഹ്മണാഹുതം, കവിസർപ്പിക്കുന്നവനും ഹുതം അഹമനക്രിയയും രണ്ടും ബ്രഹ്മമാണ്. രണ്ടിനെ അവിടെ പറയുകയാണ്. തേന ഗന്ധവ്യം ബ്രഹ്മൈവ, ഗന്ധവ്യം അതിന്റെ ഫലം പ്രാപിക്കേണ്ടതെന്ന് പറയുന്ന ഫലം, അതും ബ്രഹ്മമാണ്. അവിടെ പറയുന്നു ബ്രഹ്മകർമ്മ സമാധിന തേന ഗന്ധവ്യം ബ്രഹ്മൈവ. ഒരുമിച്ച് ബ്രഹ്മമാകുന്ന കർമ്മം, ബ്രഹ്മമാകുന്ന കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മവും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമാകുന്ന കർമ്മ സമാധി, ബ്രഹ്മം കർമ്മം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള സമാധി ബോധം, അതുകൊണ്ട് ഗന്ധവ്യം പ്രാപിക്കേണ്ടതായ ഫലം, അതും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മൈവ, ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ജ്ഞാനിയുടെ യജ്ഞം അത് ജ്ഞാനയജ്ഞമാണ്. ജ്ഞാനിയുടെ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ സർവകർമ്മങ്ങളിലുമുള്ള ബ്രഹ്മബോധമാണ്, അതാണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അതിനെ യജ്ഞവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ട്? സാധാരണ അജ്ഞന്മാരെല്ലാം അനുഷ്ഠിക്കുന്നതാണ് യജ്ഞം. അപ്പം അവർക്ക് പരിചയമുള്ളതാണ്. അവർക്ക് പരിചയമുള്ളതായ യജ്ഞത്തെ എടുത്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും ബ്രഹ്മമായിവിടെ പറയുകയാണ്. ആ അജ്ഞൻ ചെയ്യുന്ന ആ കർമ്മം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് ബ്രഹ്മം തന്നെയാണ്, അതിന് വേറിട്ടൊന്നല്ല എന്നിവിടെ പറയുകയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ദൈവം ഏവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേ നൈവോപജുഹൃതി. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു സഹ യജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി. ഈ പ്രജകളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ യജ്ഞങ്ങളെയും സൃഷ്ടിച്ചു. അവിടെ യജ്ഞം എന്ന് പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ മാത്രമല്ല, അതുകൊണ്ടാണ് ഇവിടെ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നത്. ഒരു ജീവന് അനുഷ്ഠിക്കേണ്ടതായി വരുന്ന സർവ കർമ്മങ്ങളും യജ്ഞത്തിൽപ്പെടുന്നു ഇവിടെ. അതാണ് തത്രാധുന സമ്യക് ദർശനസ്യ യജ്ഞത്വ സമ്പാദ്യ. ആ സമ്യക് ദർശനം യജ്ഞം തന്നെയാണ്, തത്വജ്ഞാനിയുടെ ജ്ഞാനം അത് യജ്ഞം തന്നെയാണെന്ന് പറഞ്ഞതിന് ശേഷം തസ്തുത്യർത്ഥം ആ യജ്ഞമാണ് ശ്രേഷ്ഠം, അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി അന്യേപി യജ്ഞ ഉപക്ഷിപ്യന്തേ. ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചതായ മറ്റ് യജ്ഞങ്ങൾ അതിനെയും പറയുന്നു. ദൈവമേവ ദേവായുജ്യന്തേ ഏന യജ്ഞേനസോ ദൈവോ യജ്ഞ. ഇനി ദൈവയജ്ഞം അനുഷ്ഠിക്കുന്നവരുണ്ട്. ദേവന്മാര് ഏതൊരു യജ്ഞത്തിലാണോ യജിക്കപ്പെടുന്നത് അതാണ് ദൈവയജ്ഞം. യോഗിന കർമ്മിണ പരിപാസതേ കർമ്മികൾ, അതായത് ദേവതകളെയും മറ്റും ആരാധിക്കുന്നവർ, അവര് ദൈവയജ്ഞം ചെയ്യുന്നു. അജ്ഞാതി ദേവതകളെ യജ്ഞത്തിലൂടെ ആരാധിക്കുന്നു. എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊന്നും അർത്ഥമുണ്ട്. ആ അർത്ഥം എടുത്തും കൊണ്ട് മറ്റു ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് ദൈവം എന്ന് വെച്ചാൽ ദേവതകൾ, ആ ദേവതകളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗാദികളും മറ്റുമാണ് ദൈവയജ്ഞം എന്ന് പറയുന്നത്. പക്ഷെ മറ്റു ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ദൈവം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള യജ്ഞം. അങ്ങനെയും പല ഭാഗങ്ങളിലും പറയുന്നു. ഈ ശരീരത്തിൽ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ ഇരുന്ന് സദാ യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അവിടെ അനുഷ്ഠിക്കുന്നത്? ജീവൻ. എന്താണ് യജ്ഞം? ഓരോ ഇന്ദ്രിയങ്ങളും അതാതിന്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. കണ്ണു കാണുന്നു, ചെവി കേൾക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതായ ഒരു യജ്ഞം സദാ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ദൈവയജ്ഞം. അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുള്ളൂ. ഈ ഭാഗങ്ങൾ പല ആചാര്യന്മാരും പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമ്മൾ ഭാഷകാരന്റെ വ്യാഖ്യാനമാണ് ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മാഗ്നോ ദൈവമേവാവരെ യജ്ഞം യോഗിന പരിവാസത. ബ്രഹ്മാഗ്നോ അവരെ മറ്റൊരു യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മാഗ്നോ എന്താണ്? ബ്രഹ്മാഗ്നി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ഏ ആത്മാ സർവാന്തര ഇത്യാദി വചനോക്തം അശ്നായ പിപാസാദി സർവ സംസാരധർമ്മവർജിതം നേതി നേതീതി നിരസ്ത അശേഷ വിശേഷം ബ്രഹ്മ ശബ്ദേന ഉച്ചതി. ബ്രഹ്മ എന്നുള്ള ശബ്ദം വന്നപ്പം പറയുകയാണ്, എന്താണ് ആ ബ്രഹ്മമെന്ന് പറയുന്നത്? അത് തന്നെയാണ് അഗ്നി. അതെങ്ങനെ പറയുന്നു? സത്യജ്ഞാനം അനന്തം എന്നതിനെ കുറിച്ച് പറയുന്നു. വിജ്ഞാനം ആനന്ദമെന്ന് പറയുന്നു. യസ് സാക്ഷാത് അപരോക്ഷം, യസ് സാക്ഷാത് അപരോക്ഷം, അപരോക്ഷം എന്ന് വെച്ചാൽ അപരോക്ഷം ഏതെന്നാണോ നിത്യ അപരോക്ഷമായിരിക്കുന്നത്, യസ് സർവാന്തര സർവാന്തരനായിരിക്കുന്നത്, അതാണ് ആത്മാവ്, അത് തന്നെയാണ് ബ്രഹ്മം ഇത്യാദി വചനോക്തം. ഈ ശ്രുതി പറഞ്ഞിട്ടുള്ളതായ അശനായ വിശപ്പ്, പിപാസ, ദാഹം തുടങ്ങിയ ആദി സർവസംസാരധർമ്മവർജിതം, സർവസംസാരധർമ്മങ്ങളും ഇല്ലാത്തതായ ആ ബ്രഹ്മം നേതി നേതി നിരസ്ത അശേഷ വിശേഷം. നേതി നേതി എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് സർവ വിശേഷതകളെയും നിഷേധിക്കപ്പെട്ടതായ കേവലമായിരിക്കുന്ന ബ്രഹ്മശബ്ദം കൊണ്ട് പറയപ്പെടുന്ന എന്തോ അതാണ് ഇവിടെ ബ്രഹ്മമെന്ന് പറയുന്നത്, പരമാത്മാവെന്ന് ചുരുക്കം. ബ്രഹ്മചതത് അഗ്നിശ്ച സഹോമ അധികരണത്വ വിവക്ഷയ ബ്രഹ്മാഗ്നി. ആ ബ്രഹ്മത്തെ തന്നെ ഇവിടെ അഗ്നി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സാധാരണ ഹോമത്തിന് അധികരണമായിരിക്കുന്ന അഗ്നിയാണ്. അധികരണം എന്ന് പറയുമ്പോൾ ഹവിസ് അതിലേക്ക് അർപ്പിക്കുകയാണ്, ഹവിസിനെ സ്വീകരിക്കുന്നത് അഗ്നിയാണ്. അതുപോലെ ഇവിടെ ബ്രഹ്മം തന്നെയാണ് ഇവിടെ അഗ്നിയായിരിക്കുന്നത്. തസ്മിൻ ബ്രഹ്മാഗ്നോ അപരെ അന്യേ ബ്രഹ്മവിദോ യജ്ഞം യജ്ഞശബ്ദവാച്യ. അവിടെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മാഗ്നെ അവരെ യജ്ഞം യജ്ഞേന ഉപജിഹ്വതി. യജ്ഞം യജ്ഞേന അത് വ്യാഖ്യാനിക്കുന്നു. യജ്ഞശബ്ദ വച്ച് ആത്മാ ആത്മനാമസു യജ്ഞശബ്ദസ്യ പാഠ. നിരുക്തത്തിൽ ആത്മശബ്ദത്തിന്റെ പര്യായങ്ങൾ പറയുമ്പോൾ അവിടെ യജ്ഞമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ യജ്ഞശബ്ദത്തിന് ആത്മാവെന്ന് അർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞു യജ്ഞോ വൈ വിഷ്ണു, യജ്ഞശബ്ദത്തിന് വിഷ്ണു എന്നർത്ഥമുണ്ട്, പരമാത്മാവെന്നുണ്ട്. അതുകൊണ്ടിവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ആത്മാവെന്നെടുക്കണം. തമാത്മാനം യജ്ഞം, അതുകൊണ്ട് യജ്ഞം എന്ന് പറഞ്ഞാൽ ആത്മാവിനെയും എടുക്കണം. പരമാർത്ഥത പരമേവ ബ്രഹ്മസന്ധം ബുദ്ധിയാദി ഉപാധി സംയുക്തം അധ്യസ്ഥ സർവോപാധിധർമ്മകം ആഹൂതിരൂപം യജ്ഞേന ആത്മനായവ ഉക്തലക്ഷണേന ഉപജുഹതി പ്രക്ഷിപന്തി സോപാധികസി ആത്മനോ നിരുപാധികേന പരബ്രഹ്മസ്വരൂപേണേവ യദ്ദർശനം സതസ്മിൻ ഹോമഹ തം കുറുവന്തി. യജ്ഞത്തെ യജ്ഞേന ഉപജുഹതി, യജ്ഞത്തെ യജ്ഞം കൊണ്ട് ഹോമിക്കുന്നു എന്ന് പറഞ്ഞു. ആത്മാവിനെ യജ്ഞം കൊണ്ട് ഹോമിക്കുന്നു എന്ന് പറയുന്നു. അതോടെ ശരിക്കും തമാത്മാനം യജ്ഞം. പരമാർത്ഥ പരമേവ ബ്രഹ്മസന്ധം, ആത്മാവാണ്, അതാണ് ഇവിടുത്തെ യജ്ഞം. പരമാർത്ഥത്തെ പരബ്രഹ്മമാണ്. അതെന്ത് ചെയ്തിരിക്കുന്നു? ബുദ്ധിയാദി ഉപാധി സംയുക്തം, ബുദ്ധി തുടങ്ങിയ ഉപാധികളോടുകൂടിയിരിക്കുന്നു ആ പരമാത്മാവ് തന്നെ. ഒരു ജീവനിൽ സദാ നടന്നുകൊണ്ടിരിക്കുന്ന യജ്ഞത്തെക്കുറിച്ച് പറയും. ആ ജീവന്റെ സ്വരൂപമായിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. അതിനങ്ങനെ ജീവഭാവം വന്നു, ബുദ്ധി തുടങ്ങിയ ഉപാധികളോട് അത് കൂടിച്ചേർന്നു. എന്റെ അജ്ഞത കൊണ്ട് ബുദ്ധി തുടങ്ങിയ ഉപാധികളോട് അതിനഹം ബുദ്ധി വന്നു, മമത വന്നു. അതാണ് ബുദ്ധിയാദിപാധി സംയുക്തം. വാസ്തവത്തിനത് വന്നിട്ടില്ല, അധ്യസ്ഥം ആരോപിച്ചതാണ്, താൻ സ്വയം ആരോപിച്ചതാണ്. ആ ചൈതന്യം തന്നെ തന്നെ ബുദ്ധിയാദിപാധികളെ ആരോപിച്ചു. അതെന്തായി? സർവോപാധിധർമ്മകം, സർവോപാധികളോടും കൂടി ചേർന്നതായി. മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളോടുകൂടി ചേർന്നതായി. അതായി ഇവിടുത്തെ ആഹോതി. സർവോപാധികളോടും കൂടിയിരിക്കുന്ന ആ ജീവൻ തന്നെയാണ് ആഹൂതിയായിരിക്കുന്നത്. എങ്ങനെയാണോ ഹവിസ് അഗ്നിയിൽ അർപ്പിക്കുന്നത്, അത് ആഹൂതിയായി മാറുന്നത്, അതുപോലെ ഈ പരബ്രഹ്മം തന്നെ സർവ്വോപാധികളോടും കൂടി ഇവിടെ സ്വയം ആഹൂതിയായി മാറിയിട്ട് യജ്ഞേനൈവ ആത്മനായവ ഉക്തലക്ഷണേന ഉപജിഹതി പക്ഷിപന്തി. സ്വാഭാവികമായിരിക്കുന്ന ആ ആത്മാവിനെ അത് തന്നെ ഇവിടെ ഹോമിക്കുന്നു. ഹോമം കുറവന്തി ഉപജിഹതി. സാധാരണ യജ്ഞത്തിൽ രണ്ടുപേരാണ്, ഒന്ന് യജ്ഞം ചെയ്യുന്നയാള്, ഭേദം വരുന്നവിടെ യജ്ഞം ചെയ്യുന്ന വസ്തു വേറെ, അർപ്പിക്കുന്ന വസ്തു വേറെ. ഇവിടെ അങ്ങനെയല്ല, ആത്മാവ് തന്നെ സ്വയം ഹോമം നടത്തുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? സോപാധികസ്യ ആത്മനോ നിരുപാധികേന പരബ്രഹ്മസ്വരൂപേണേവ യദ്ദർശനം സതസ്മിന് ഹോമ. ഇവിടെ എന്താണ് ആ ദർശനം എന്ന് പറയുന്നത്? ഹോമം എന്താണ്? അത് ദർശനമാണ്. എങ്ങനെയുള്ള ദർശനം? സോപാധികമായിരിക്കുന്ന ആത്മാവ്, ജീവഭാവത്തിലിരിക്കുന്ന ആത്മഭാവ, ആ ആത്മാവിനെ അതിന്റെ സ്വരൂപത്തിൽ, നിരുപാധികമായ രൂപത്തിൽ, പരബ്രഹ്മസ്വരൂപത്തിൽ തിരിച്ചറിയുക. യദ്ദർശനം സതസ്മിൻ ഹോമ, അതാണ് ഇവിടെ നടക്കുന്ന ഹോമം. തമ്മ കുറവന്തി, അത് യജ്ഞം യജ്ഞേനവജുഹതി എന്ന് പറയുന്നതാണ്. യജ്ഞത്തെ യജ്ഞം കൊണ്ട് ഹോമിക്കുന്നു എന്നാണ്, ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഹോമിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ആത്മാവിനെ ആത്മാവ് ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിരിക്കുന്ന ആത്മാവിനെ നിരുപാധിക സ്വരൂപമായി കാണുന്നു. സ്വയം സമ്യക് ദർശന ലക്ഷണോ യജ്ഞം, അതാണ് സമ്യക് ദർശന രൂപത്തിലുള്ള യജ്ഞം. ദൈവയജ്ഞാദിഷു യജ്ഞേഷു ഉപക്ഷിപ്പിതേ, ദൈവയജ്ഞാദികൾ യജ്ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദൈവയജ്ഞാദികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു യജ്ഞത്തെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയുള്ള യജ്ഞം? ഈ തത്വജ്ഞന്റെ യജ്ഞം. ആ തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു? ഉപാധികളോടുകൂടിയിരിക്കുന്ന തന്റെ ആ ജീവഭാവം, അത് പരമാർത്ഥമല്ല, താൻ വാസ്തവത്തിൽ നിരുപാധികനായ ആത്മസ്വരൂപമാണ് എന്നറിയുന്നു. ഇതാണ് ഇവിടുത്തെ യജ്ഞം, ബ്രഹ്മാഗ്നിയിൽ ചെയ്യുന്ന യജ്ഞം. ബ്രഹ്മാഗ്നിയിൽ ഈ സ്വാധീനായിരിക്കുന്ന ജീവനെ ബ്രഹ്മാഗ്നിയിൽ, ബ്രഹ്മമാകുന്ന അഗ്നി ആജ്ഞാനത്തിൽ സ്വയം തന്നെ തിരിച്ചറിയുന്നു. ശ്രേയാൻ ദ്രവ്യമയാദിജ്ഞാനയജ്ഞ പരന്തപ ഇത്യാദിന സ്തുത്യർ. അതിനിവിടെ വിശദീകരിക്കുന്ന എന്തിനി? അതിനെ സ്തുതിച്ചു പറയും, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മജ്ഞാനിയുടെ യജ്ഞം. അതാണ് വാസ്തവത്തിൽ ബ്രഹ്മജ്ഞാനി ചെയ്യുന്ന യജ്ഞമല്ല, ബാഹ്യമായി ചെയ്യുന്ന യജ്ഞമല്ല. ജീവഭാവത്തിലിരിക്കുന്ന തന്റെ ഈ ആത്മാവ്, തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവ്, അതിനെ നിരുപാധീനായി സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുക. താൻ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളോട് പരമാർത്ഥത്തിൽ ബന്ധമില്ലാത്തവനായ ആത്മസ്വരൂപനാണെന്ന് സ്വയം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് യജ്ഞം. അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാഗ്നി, യജ്ഞം, യജ്ഞേന ഈ മൂന്ന് ശബ്ദങ്ങളെ കൊണ്ടും പറയുന്ന ഒരാത്മാവിനെ തന്നെ. ലൗകിക യജ്ഞത്തിൽ അത് മൂന്നായിട്ട് തിരിഞ്ഞിരിക്കുന്നു. അഗ്നി വേറെയായിരിക്കുന്നു, യജ്ഞം വേറെയായിരിക്കുന്നു, യജ്ഞേന അത് വേറെയായിരിക്കുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഇവിടെ അഭേദമായിരിക്കുന്നു. ഇതാണ് സമ്യക് ദർശനം എന്ന് പറയുന്നത്. ഇതാണ് ദൈവയജ്ഞം തുടങ്ങി ഇവിടെ പറയാൻ പോകുന്ന യജ്ഞങ്ങളിൽ 11 തരത്തിലുള്ള യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. ആ യജ്ഞത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഇതാണ്. ആ യജ്ഞത്തെ ഇവിടെ സ്തുതിക്കുകയാണ്. ആ യജ്ഞമാണ് ഒരുവൻ അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുകയാണ്. തന്നിൽ തന്നെയുള്ള ആത്മദർശനം, തന്റെ സ്വരൂപം തന്നെയാണ് ആത്മാവ് എന്ന് സ്വസ്വരൂപത്തെ തിരിച്ചറിയുന്ന ആ യജ്ഞം, ആ വിവേകം, അതാണ് ഇവിടെ പറയുന്നത്. അത് തത്വജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുന്നു. യജ്ഞാദി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മയോഗിക്ക് അതൊരു പാഠമായി സ്വീകരിക്കാൻ വേണ്ടി പറയുന്നു. ഒരു കർമ്മയോഗി അനുഷ്ഠിക്കുന്ന മറ്റ് യജ്ഞങ്ങളെല്ലാം അപേക്ഷിച്ച് ഒരു കർമ്മയോഗി ദൈവയജ്ഞത്തെ അനുഷ്ഠിക്കാം, തപോയജ്ഞത്തെ അനുഷ്ഠിക്കാം, പലതരത്തിലുള്ള യജ്ഞങ്ങളെ അനുഷ്ഠിക്കാം. പക്ഷെ ഒരു കർമ്മയോഗി മുഖ്യമായി അനുഷ്ഠിക്കേണ്ടത് ജ്ഞാനയജ്ഞമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. കർമ്മിയുടെ മുഖ്യമായ യജ്ഞം ജ്ഞാനയജ്ഞമാണ്. ആ ജ്ഞാനയജ്ഞത്തിന്റെ യഥാർത്ഥ നില എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയിലാണ്. ആ ബ്രഹ്മജ്ഞാനിയുടെ നിലയെ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ബ്രഹ്മാഗ്നിയിൽ യജ്ഞം കൊണ്ട് യജ്ഞത്തെ അനുഷ്ഠിക്കുന്നു. സ്വസ്വരൂപത്തിൽ നിരുപാധികനായ പരമാത്മാവിനെ ദർശിക്കുന്നു. അതാണ് ജ്ഞാനയജ്ഞം. തത്വജ്ഞാനിക്കത് സഹജമായിരിക്കുന്നു. കർമ്മയോഗി അതിനെ അനുഷ്ഠിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ലോകത്തിൽ യോഗിനഹ കർമ്മികൾ, അപരേ യോഗിനഹ മറ്റു ചില യോഗികൾ, ദൈവം യജ്ഞമേവ ദേവതയെ യജിക്കുന്നതായ യജ്ഞത്തെ പരിവാസതയെ അനുഷ്ഠിക്കുന്നു. അപരെ തത്വജ്ഞാനികൾ ബ്രഹ്മാഗ്നോ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ യജ്ഞേന സ്വയം യജ്ഞം ആത്മാവിനെ ഉപജിഹ്വതി ദർശിക്കുന്നതായ യജ്ഞം ഹോമം അനുഷ്ഠിക്കുന്നു. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ആത്മാവിനെ ദർശിക്കുന്നതായ ദർശന രൂപത്തിലുള്ളതായ ഹോമത്തെ അനുഷ്ഠിക്കുന്നു. ദൈവം ഏവാപരേ യജ്ഞം യോഗിന പര്യുപാസതെ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി. ഇവിടെ ആത്മബോധത്തെ ഈ യജ്ഞവുമായി ബന്ധപ്പെട്ട് ഇത്രയും ചർച്ച ചെയ്യേണ്ടി വരുന്നത് ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും ദൃഢമായിരുന്ന ഒരു കർമ്മ സംസ്കാരം, അത് യജ്ഞ സംസ്കാരമാണ്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ മനസ്സിൽ വരുന്ന യജ്ഞത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്. ആ യജ്ഞ സങ്കല്പങ്ങളെ മാറ്റി അവിടെ ആത്മബോധം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ യജ്ഞത്തെ ഇത്രയും പ്രാധാന്യം കൊടുത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിലവിലിരുന്ന യജ്ഞ സങ്കല്പം, അതായത് ദ്രവ്യയജ്ഞം, വാസ്തവത്തിലുള്ള യജ്ഞം അതല്ല ചെയ്യേണ്ടത്. വാസ്തവത്തിലുള്ള യജ്ഞം തത്വജ്ഞാന രൂപത്തിലുള്ള യജ്ഞമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ യജ്ഞവുമായി ബന്ധപ്പെടുത്തി പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ യജ്ഞത്തെ സൃഷ്ടിച്ചിട്ട് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. ആ യജ്ഞങ്ങൾ പലതരത്തിലാണ്. പക്ഷെ എല്ലാ കർമ്മങ്ങളെയും അന്ന് യജ്ഞവുമായി ബന്ധപ്പെടുത്തിയാണ് കണ്ടിരുന്നത്. ആ യജ്ഞം എന്ന് പറയുന്നത് ബാഹ്യമായ അനുഷ്ഠാനമാണ്. അതിനിവിടെ തിരുത്തുകയാണ് ഈ ഉപദേശം. യജ്ഞം ഒരിക്കലും ബാഹ്യമായ അനുഷ്ഠാനമല്ല, അത് മാനസികമായ ദർശനമാണ് എന്നിവിടെ തിരുത്തി പറയുകയാണ്. യജ്ഞങ്ങളിൽ മുഖ്യമായി അനുഷ്ഠിക്കേണ്ടതും അതിനെയാണ് എന്ന് പറയുന്നു. മഹാഭാരതത്തിലാണെങ്കിൽ യുദ്ധത്തെപ്പോലെ യജ്ഞമായിട്ടാണ് കാണുന്നത്. മറ്റ് കർമ്മങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അടുത്ത് വീണ്ടും പറയുന്നു, ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷജുഹ്വതി ശബ്ദാദീൻവിഷയാൻ അന്യേ ഇന്ദ്രിയാഗ്നിഷജുഹ്വതി. ഇവിടെ അന്ന് പ്രചരിച്ചിരുന്ന പലതരത്തിലുള്ള സാധനാ മാർഗങ്ങളെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് അതിന് യജ്ഞം എന്ന് പേര് വരുന്നത്. അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുകയാണ്. ശ്രോത്രാദീനി ഇന്ദ്രിയാണി അന്യയോഗിന സംയമാഗ്നിഷു പ്രതീന്ദ്രിയം സംയമോ ഭിദ്യതൈതി ബഹുവചനം സംയമാവ അഗ്നിയത്തേഷു ജുഹ്വതി ഇന്ദ്രിയ സംയമമേവ കുറുവന്തി ഇത്യർത്ഥം. മറ്റു ചിലർ ഇന്ദ്രിയ സംയമം എന്ന് പറയുന്ന യജ്ഞം അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം ജ്ഞാനയജ്ഞത്തിലേക്ക് എത്തിച്ചേർന്നവയാണ്. ജ്ഞാനയജ്ഞത്തിൽ പരിസമാപിക്കുന്ന യജ്ഞങ്ങളാണ്. അങ്ങനെയുള്ള സംയമമാകുന്ന ഇന്ദ്രിയ സംയമമാകുന്ന യജ്ഞത്തെക്കുറിച്ച് പറയുകയാണ്. അതും ഒരു സാധനാമാർഗമായി പലർ സ്വീകരിക്കുന്നു. എങ്ങനെ? ശ്രോത്രാദീനീന്ദ്രിയാണ്. ഈ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ ചില ജീവന്മാരത് ചെയ്യുന്നു. യോഗിന സംയമാഗ്നിഷു പ്രതീന്ദ്രിയം സംയമോ ഭിത്യതേതി ബഹുവചനം. അഗ്നിഷു എന്ന് ബഹുവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന എന്തുകൊണ്ട്? ഇന്ദ്രിയ സംയമം ചെയ്യുന്നവർ, ഇന്ദ്രിയങ്ങളെ വിഷയത്തിന് പിറകെ വിടാതെ അവയെ സംയമം ചെയ്യുക. ഇത്രയും ഏകത്ര സംയമാണെന്ന് പറയും യോഗശാസ്ത്രം. അവയെ നിയന്ത്രിച്ചുകൊണ്ട് ധാരണ ധ്യാന സമാധികൾ ചെയ്യുന്നവർ, ആ സംയമം തന്നെയാണ് അവരുടെ അഗ്നി. സംയമായ അഗ്നി തേഷി ജുഹ്വതി. ഹവിസ് അർപ്പിക്കുന്നത് പോലെ, ഹവിസ് അർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹവിസ് അവിടെ അപ്രത്യക്ഷമാണ്. അതുപോലെ ഇന്ദ്രിയ സംയമനം ചെയ്യും. ഇന്ദ്രിയ സംയമനം ചെയ്ത് ഇന്ദ്രിയങ്ങളുടെ ആ ബഹിർമുഖമായ പ്രവണതയെ നശിപ്പിക്കുന്നു. അത് ചില യോഗികൾ അതനുഷ്ഠിക്കുന്നു. അതും ഒരു യജ്ഞമാണ്. അതിനൊരു ഹോമമായി പറയാം അങ്ങനെ ചെയ്യുന്നതിന്. അതും ഒരു യജ്ഞമാണ്. അതുകൊണ്ട് പ്രജാപതി യജ്ഞത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ബാഹ്യമായ യജ്ഞങ്ങൾ മാത്രമല്ല, ഇത്രയും യജ്ഞങ്ങളുമുണ്ട്. അങ്ങനെ ഈ യജ്ഞത്തിൽ നിഷ്ഠിതരായിരുന്നു കൊണ്ട് ചിലർ ഈ യജ്ഞത്തെ അനുഷ്ഠിക്കുന്നു. ശബ്ദാദീൻ വിഷയാൻ അന്യേ ഇന്ദ്രിയാഗ്നിഷ ജുഹോതി. മറ്റു ചിലർ എന്ത് ചെയ്യുന്നു? ശബ്ദാദി വിഷയങ്ങളെ ഇന്ദ്രിയാഗ്നിയിൽ സമർപ്പിക്കുന്നതായ ഒരു ഹോമം ചെയ്യുന്നു. അതെന്താണ്? ഇന്ദ്രിയാണി ഏവ അഗ്നേയ തേഷു ഇന്ദ്രിയാഗ്നിഷു ജുഹോതി ശ്രോത്രാദിഭി അവിരുദ്ധ വിഷയഗ്രഹണം ഹോമം മന്യന്തി. ഇവിടെ ഉദ്ദേശിക്കുന്ന ഹോമം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയാഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താണ്? ശ്രോത്രാദിഭി അവിരുദ്ധ വിഷയഗ്രഹണം. ഈ യാഗങ്ങൾ ഞങ്ങൾ ചെയ്യുന്നവരെല്ലാം ഒരു സങ്കല്പത്തിൽ ചെയ്യുകയാണ്, ജീവന്റെ ഊർധ്വഗതിക്ക് വേണ്ടിയിട്ട്, ജീവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ സഹജമായി വിവേകരഹിതമായി നാനാ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും അവിരുദ്ധ വിഷയഗ്രഹം, ആ ജീവന്റെ ശ്രേയസ്സിന് വിരുദ്ധമല്ലാത്ത അവിരുദ്ധമായിരിക്കുന്ന വിഷയങ്ങളെ മാത്രം ഗ്രഹിച്ചുകൊണ്ട് നിജശാസ്ത്ര ആചാര മര്യാദ അനുസരിച്ച് വിരുദ്ധങ്ങളായ വിഷയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആവശ്യം വേണ്ടുന്നതായ വിഷയങ്ങളെ മാത്രം ഗ്രഹിച്ച് അന്ധകരണത്തിൽ പാപസംസ്കാരത്തെ ഉണ്ടാക്കാതെ നേർവഴിക്ക് പോകുന്നവർ, അത് പാപത്തെ സഞ്ചയിക്കുന്നില്ല, ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരായി സദ്ധർമ്മത്തെ മാത്രം അനുഷ്ഠിച്ച് പോകുന്നതാണ് ഇവിടെ ഹോമം മഞ്ഞിരി ഹോമം എന്ന് പറയുന്നു. നമ്മൾ കാണാറുണ്ടല്ലോ സദാചാരത്തിൽ ജീവിക്കുന്നവർ, വിരുദ്ധങ്ങളായ വിഷയങ്ങളെയൊന്നും അവർ കാണാൻ പാടില്ലാത്ത കാണുന്നുണ്ട്, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുന്നുണ്ട്. അതാണ് നിയന്ത്രണമെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയ സംയമത്തോടുകൂടി ജീവിക്കുന്നു. അത് മറ്റൊരു തരത്തിലുള്ള യജ്ഞമാണ്. അതും സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജകൾക്ക് വേണ്ടി സൃഷ്ടികൾക്ക് വിധിച്ച യജ്ഞമാണ്. അതായത് ഒരേ കാര്യം തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഓരോ അധികാരികൾ അവർക്ക് കഴിയുമെന്നുള്ള രീതിയിൽ ഓരോരോ യജ്ഞങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ചിലർ ചെയ്യുന്നു. അന്യേ മറ്റു ചിലർ ശ്രോത്രാദി ഇന്ദ്രിയാണ്, ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിയിൽ സംയമാഗ്നിഷ സംയമാഗ്നിയിൽ ജുഹുതി ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സംയമങ്ങളെ ചെയ്ത് ജീവിക്കുന്നു. അന്യേ മറ്റു ചില ഇന്ദ്രിയാഗ്നിഷു ഇന്ദ്രിയാഗ്നിയിൽ ശബ്ദാദീൻ വിഷയാണ്, ശബ്ദാദി വിഷയങ്ങളെ ഹോമിക്കുന്നു. വിരുദ്ധങ്ങളായ വിഷയങ്ങളെ ഒഴിവാക്കി ആവശ്യമുള്ള വിഷയങ്ങളെ മാത്രം ഗ്രഹിക്കുന്നു. ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഇന്ദ്രിയ സംയമം തന്നെയാണ്. ആദ്യം പറഞ്ഞു ഇന്ദ്രിയ സംയമം ചെയ്യുന്നു, രണ്ടാമത് പറയുന്നത് ഇന്ദ്രിയ സംയമത്തിന്റെ ആദ്യത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? രണ്ടാമത് പറയുന്നത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ആ വിഷയഗ്രഹണ വേളയിൽ ഇന്ദ്രിയങ്ങളെ എങ്ങനെ സംയമനം ചെയ്യുന്നു എന്നാണ്. ശബ്ദാദി വിഷയങ്ങളെ അത് ഗ്രഹിക്കുമ്പോൾ വിരുദ്ധങ്ങളായ വിഷയങ്ങളെ ഒഴിവാക്കി ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം ഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഇന്ദ്രിയ സംയമം. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയ സംയമത്തെക്കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്? അങ്ങനെയുള്ള ഇന്ദ്രിയ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളുടെ സംയമത്തോടു നിയന്ത്രണത്തോടുകൂടി സംയമം ധാരണ ധ്യാന സമാധികളിൽ മുഴുകിയിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, ഇന്ദ്രിയ സംയമം ചെയ്യുന്നവരെ കുറിച്ച്. രണ്ടാമത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ദ്രിയങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങളുടെ മേലുള്ള സംയമത്തെ കുറിച്ച് പറയുന്നു. മറ്റത് ആദ്യം പറയുന്നത് ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല, ആന്തരികമായി സംയമം ചെയ്യുക. അങ്ങനെ സംയമിച്ച ഇന്ദ്രിയങ്ങളോടുകൂടി ധാരണാധ്യാനാദികൾ ശീലിക്കുന്ന സംയമം, അത് ആദ്യം പറഞ്ഞു. മറ്റത് ബാഹ്യമായി വിഷയം ഗ്രഹിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്ന ബാഹ്യമായ സംയമമാണ് രണ്ടാമത് പറഞ്ഞത്. അത് ചിലർ അങ്ങനെ ചെയ്യുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആന്തരികമായ സംയമമാണ്. അവിടെയാണ് സംയമം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബാഹ്യമായ ആ ഇന്ദ്രിയ സംയമത്തിൽ വിജയം വരിച്ച ഒരാള് ആന്തരികമായി സംയമം അനുഷ്ഠിക്കുന്നു. ആന്തരികമായ സംയമത്തെയാണ് ധാരണ ധ്യാന സമാധികളെന്ന് പറയുന്നത്. ബാഹ്യമായ സംയമത്തെയാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹത്തെ ചെയ്യുന്ന ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ സംയമത്തെ അനുഷ്ഠിക്കുന്നവർ. സംയമം എന്ന് പറയുന്നതിന് മനസ്സെന്ന് അർത്ഥം പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. രണ്ടാമത് ഇന്ദ്രിയങ്ങളും ആദ്യത് മനസ്സും. ആദ്യത്തത് മനസ്സിന്റെ സംയമത്തെക്കുറിച്ച് പറയുന്നു, രണ്ടാമത് ഇന്ദ്രിയത്തിന്റെ സംയമത്തെക്കുറിച്ച് പറയുന്നു, അങ്ങനെ പറയുന്നു. അതിന് സംയമം എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥം പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഈ അർത്ഥം തന്നെയാണ് കിട്ടുന്നത്. മനസ്സിന്റെ സംയമം എന്ന് പറയുന്നത് എന്താണ്? ധാരണ, ധ്യാന, സമാധി ശീലിക്കുന്നതാണ് മനസ്സിന്റെ സമയം. അങ്ങനെ ചെയ്യുന്ന അന്യേ, അങ്ങനെ ചെയ്യുന്ന ചില യോഗിമാരുണ്ട്. അതിന് സഹായകമായി ബാഹ്യമായി അനുഷ്ഠിക്കപ്പെടുന്നതാണ് ഇന്ദ്രിയ സംയമം. ശമം ദമം എന്ന് അദ്വൈതത്തിൽ തന്നെ പറയുന്നു. മനസ്സംയമവും ഇന്ദ്രിയ സംയമവും അതാണ് ഇവിടെ പറയുന്നത്. ഇതിനെ മുഖ്യമായി അനുഷ്ഠിച്ചിരുന്ന യോഗികൾ മുമ്പുണ്ടായിരുന്നു. അവരുടെ അനുഷ്ഠാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്യ ശ്രോതി പറയുന്നു, മറ്റു ചില യോഗികൾ ശ്രോത്രാദീനി ഇന്ദ്രിയാണി, ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിഷു ജുഹ്വതി നിയന്ത്രിച്ചിട്ട് സംയമത്തെ ശീലിക്കുന്നു. അന്യേ മറ്റു ചില യോഗികൾ ശബ്ദാദീൻ വിഷയാൻ, ശബ്ദാദി വിഷയങ്ങളെ നിയന്ത്രണപൂർവം ഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രിയാഗ്നിഷ ജുഹ്വതി ഇന്ദ്രിയ സംയമത്തെ ചെയ്യുന്നു. ഇപ്പൊ മനസ്സംയമവും ഇന്ദ്രിയ സംയമവും ഇത് ചെയ്യുന്ന യോഗികൾ വേറെ. ഇത് യജ്ഞമാണ്. നേരത്തെ പറഞ്ഞല്ലോ, യജ്ഞം എന്ന് പറയുമ്പോൾ സർവത്തെയും ഗ്രഹിക്കും. തത്വജ്ഞാനവും യജ്ഞമാണ്, ബാഹ്യമായ കർമാനുഷ്ഠാനവും യജ്ഞമാണ്, ഇന്ദ്രിയ സംയമം യജ്ഞമാണ്, മനസ്സംയമവും യജ്ഞമാണ് എന്നാണ് പറയുന്നത്. ശ്രോത്രാദീനി ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷ ജുഹ്വതി ശബ്ദാദീന്മിഷയാണ്യന്യേ ഇന്ദ്രിയാഗ്നിഷ ജിഹ്വതി സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നോ ജിഹ്വതി ജ്ഞാന ദീപിതേ. ശാന്തി ശാന്തി ശാന്തി.